ഗുരുപരം വരെ സ്മരിച്ചു. ശ്രീമദ് ഭഗവത്ഗീത 8-ാം അധ്യായം 14-ാം ശ്ലോകം. ഇവിടെ ചർച്ച ചെയ്തത് ഉപാസകന്റെ പ്രയാണത്തെ കുറിച്ചാണ്. ഓം എന്ന് ജപിച്ചുകൊണ്ട് അനുസ്മരൻ, ഓം എന്ന് ദീർഘമായി ജപിക്കുമ്പോൾ ഉച്ചരിക്കുമ്പോൾ അഭിവ്യക്തമാകുന്ന ചൈതന്യം, ആ ചൈതന്യത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ഉപാസകൻ ശരീരത്തെ ഉപേക്ഷിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ അവൻ പറഞ്ഞു, തത്ര വശീകൃതേന മനസ്സാ ഹൃദയാത് ഊർധ്വഗാമിന്യാ നാഢ്യ ഊർധ്വമാരുഹ്യ മൂർധനി ആദായ ആത്മന പ്രാണ ആസ്ഥിത പ്രവൃത്ത യോഗധാരണ ധാരയുന്നു. ഇവിടെ യോഗാരൂഢനായവൻ മൂർധാവൻ ജീവനെ കേന്ദ്രീകരിച്ച് മൂർധാവിലൂടെ ബ്രഹ്മനാടിയിലൂടെ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ച് സൂക്ഷ്മലോകത്തിലൂടെ ജീവൻ സഞ്ചരിക്കുന്നു. ഇവിടെ ബ്രഹ്മലോകത്തിലേക്ക് അതടുത്ത് പറയും, ദേവയാന മാർഗത്തിലൂടെ. ഇതൊരു ഉപാസന രീതിയാണ്. മരണസമയത്ത് യോഗിക്ക് ശരീരം ഉപേക്ഷിക്കുന്ന സമയത്തും ഇതിൽ അഭ്യാസം ഉള്ള ഒരു യോഗിക്ക് പ്രണവത്തെ ഉച്ചരിച്ചുകൊണ്ട് തന്നെ ഈ ശരീരം വിടാൻ കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. ആ ജീവൻ ഒരിക്കലും പിന്നീട് ഈ ശരീരം ധരിക്കേണ്ടി വരുന്നില്ല. അവർ മുക്തന്മാരായിത്തീരുന്നു. അതുകൊണ്ടാണ് പരമാഗതിയും പരമമായ ഗതിയും മോക്ഷത്തെ അവർ പ്രാപിക്കുന്നു എന്നിവിടെ പറഞ്ഞു. അപ്പൊ യോഗിക്ക് ഇത്തരൊരു അഭ്യാസത്തിന് വേണ്ടി പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്? യോഗധാരണ കൂടാതെ അതാണ് അടുത്ത് പറയുന്നത്. അനന്യചേത സതതം യോമം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭപാർഥ നിത്യയുക്തസ്യ യോഗിനഃ. അനന്യചേത നാന്യവിഷയചേതു യസ്യ സോ അയം അനന്യചേത യോഗി. അനന്യചേതസ്സായ മറ്റൊന്നിലും പോകാത്ത മനസ്സോടുകൂടിയവനായ യോഗി, ആ യോഗി സതതം സർവദാ യോമാം പരമേശ്വരം സ്മരതി നിത്യശ എന്നും സദാ ഒരു ദിവസവും സദാസമയവും ആ പരമേശ്വരനെ തന്നെ സ്മരിക്കുന്നു. ഭക്തി സതതമേതി നൈരന്തര്യം ഉച്ചതി. സതതം എന്തുകൊണ്ട് പറയുന്നു? മറ്റ് വ്യവഹാരങ്ങൾ കൊണ്ടത് ബാധിക്കപ്പെടാതിരിക്കുക. സ്മരണ മറ്റ് കർമ്മങ്ങൾ ആ സ്മരണയെ ബാധിക്കരുത്. അങ്ങനെ ബാധിക്കാത്ത തരത്തിൽ നിത്യ ഇത് ദീർഘകാലത്തും അങ്ങനെ ദീർഘകാലം ചെയ്യുന്നു, സ്മരിക്കുന്നു. പിന്നെ ഷൺമാസം സംവത്സരം, അത് പ്രത്യേകിച്ച് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം അങ്ങനെ ഒരു കണക്കെടുക്കാൻ പറ്റത്തില്ല. കിംതറി പിന്നെ എങ്ങനെയാണ് പറയുന്നത്? യാവജ്ജീവൻ നൈരന്തര്യേണ യോമാം സ്മരതി തീർത്ഥ. യാവജ്ജീവം എന്ന് വെച്ചാൽ യോഗി തന്റെ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് വരെ, ഉപേക്ഷിക്കുന്ന സമയത്തും ഈശ്വരനെ തന്നെ സ്മരിക്കും. ഏതെങ്കിലും ഉപായത്തിലൂടെ, ഇവിടെ മുമ്പ് നിർദ്ദേശിച്ചത് പ്രണവ ജപത്തിലൂടെ പറഞ്ഞു. യോഗിക്കും പ്രണവ ജപത്തിലൂടെ മരണം വരെ സ്മരിക്കുന്നു. യാവജ്ജീവൻ മരണം വരെ ശരീരം ഉപേക്ഷിക്കുന്നതുവരെ തസ്യ യോഗിനോഹം സുലഭ സുഖേന ലഭ്യ പാർത്ഥ അങ്ങനെയുള്ള ഒരു യോഗിക്ക് ഞാൻ സുലഭമായിരിക്കുന്നു, അനായാസമായി ലഭ്യമായിരിക്കുന്നു. നിത്യയുക്തസി സദാ സമാഹിത ചിത്തസി യോഗിന, നിത്യയുക്തനായിരിക്കുന്ന യോഗിക്ക്, ഈ സാധന മാർഗത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാത്തവൻ. ഇതേവം അതുകൊണ്ട് അനന്യചേത സന്മയി സദാ സമാഹിതോ ഭവത്, അനന്യചേതസായി നീ എന്നിൽ സദാ സമാഹിതനായിരിക്കുക, ഏകാഗ്രതയുള്ളവനായിരിക്കുക. അതുകൊണ്ട് ഇവിടെ പറയുന്ന യോഗികളുടെ ഉത്ക്രാന്തി, അതിന് നിരന്തരമായ ഈശ്വരഭജനം അത് ആവശ്യമാണ്. അതുകൂടാതെയുള്ള കേവലം യോഗ പരിശീലനം, യോഗാഭ്യാസം കൊണ്ട് മാത്രം അത് സാധ്യമല്ല. അതാണ് ഇവിടെ പറയുന്നത്. അവിടെ ഇവിടെ ഭഗവത് ഭക്തിയും യോഗ പരിശീലനം രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ ഈ പറയുന്ന തരത്തിൽ സുലഭമായി അനായാസമായി യോഗിക്ക് ഉത്ക്രമണം അത് സംഭവിക്കത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. പാർത്ഥ ദേവർജുന അനന്യചേതാഹ, അനന്യചേതസായ യോഗി നിത്യശ ദീർഘകാലം സതതം നിരന്തരം ഇഹ മാം സ്മരതി, ആരാണോ എന്നെ സ്മരിക്കുന്നത് തസ്യ നിത്യയുക്തസ്യ യോഗിനഃ, അങ്ങനെയുള്ള നിത്യയുക്തനായ യോഗിക്ക് അഹം സുലഭ, അയം അഹം, ഞാൻ അനായാസമായി ലഭ്യമാണ്. അനന്യചേത സതതം വ്യോമം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭപാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. മാം ഉപേത്യ പുനർജന്മ ദുഃഖാദയമശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമാം ഗതാഹ തവ സൗലഭ്യേന കിം സ്യാത് ഇതിച്ഛതി. അങ്ങനെ അനായാസമായി ഈശ്വരപ്രാപ്തി ഉണ്ടായാൽ എന്താണ് അതിന്റെ ഫലം? ശൃണു തന്മമ സൗലഭ്യേന യദ്ഭവതി മാം, മാമുപേത്യ മാം ഈശ്വരമുപേത്യ മന്ഭാവം ആപദ്യ പുനർജന്മ പുനരുത്പത്തിം ന പ്രാപ്നുവന്തി. അങ്ങനെ ഈശ്വരനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന ഈ ഉപാസനാ മാർഗത്തിലൂടെ ഈശ്വരനെ പ്രാപിച്ചു കഴിഞ്ഞാൽ എന്താണ് പുനർജന്മ പുനരുത്പത്തി? അത് സംഭവിക്കുന്നില്ല. കിം വിശിഷ്ടം പുനർജന്മ പ്രാപ്നുവന്തി, എങ്ങനെയുള്ള പുനർജന്മം? അത് പറയുന്നു ദുഃഖാലയം, ദുഃഖാലയമായിരിക്കുന്ന ഈ പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല. ദുഃഖാനാം ആധ്യാത്മികാദീനാം ആനയമാശ്രയം, ആധ്യാത്മികം തുടങ്ങിയ ദുഃഖങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന ഈ ജന്മത്തെ വീണ്ടും പ്രാപിക്കുന്നില്ല. ആനീയന്തേസ്മൻ ദുഃഖാനീതി ദുഃഖാനയം ജന്മ, ദുഃഖങ്ങളെല്ലാം വസിക്കുന്ന സ്ഥാനം, ഒരുമിച്ച് കൂടുന്ന സ്ഥാനം, അതാണ് ദുഃഖാലയം, അതാണ് ജന്മം എന്ന് പറയുന്നു. ദുഃഖത്തിന്റെ ആവാസസ്ഥാനമാണ്, ഇരിപ്പിടമാണ്. പിന്നെ കേവലം ദുഃഖാലയം, അശാശ്വതം, അനവസ്ഥിതം സ്വരൂപം. ഇവിടെ കേവലം ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല, ഇത് അസ്ഥായിയുമാണ്, ഈ ജന്മത്തിൽ സ്ഥിരതയില്ല, എന്തുകൊണ്ട് അവിടെ മരണം സംഭവിക്കുന്നു. നാപ്പിന് വന്ന് ഈദൃശം പുനർജന്മ, ഇങ്ങനെ മരണം സംഭവിക്കുന്നതായ ജന്മത്തെ യോഗി പ്രാപിക്കുന്നില്ല. മഹാത്മാനഹ യതയഹ, മഹാത്മാക്കൾ, യതിമാർ, സന്യാസിമാർ, അവരെന്ത് ചെയ്യുന്നു? സംസിദ്ധി മോക്ഷാഖ്യാം പരമാ പ്രകൃഷ്ടാം ഗതാ പ്രാപ്ത, അവരെന്ത് ചെയ്യുന്നു? സംസിദ്ധി മോക്ഷം എന്ന് പറയുന്ന പരമായ നിന്നെ അവർ പ്രാപിച്ചിരിക്കുന്നു. ഏ പുനർ മാം ന പ്രാപ്നുവന്തി തേ പുനരാവർത്തന്തി. ആരാണോ എന്നെ പ്രാപിക്കാത്തത് അവർ വീണ്ടും ജനിക്കുന്നു. ഇവിടെ യോഗാഭ്യാസത്തിന്റെ ഫലം അസ്ഥിരവും ദുഃഖസങ്കുലവുമായ ഈ ജന്മത്തെ പ്രാപിക്കാതിരിക്കുക. ഈശ്വരനെ പ്രാപിക്കുന്നതുകൊണ്ടവർ മുക്തന്മാരായിത്തീരുന്നു. അതാണ് അതിന്റെ ഫലം എന്ന് പറയുന്നത്. മഹാത്മാനഹ, മഹാത്മാക്കൾ മാം ഉപേത്യ, എന്നെ പ്രാപിച്ചിട്ട് പരമാം സംസിദ്ധിം ഗതാഹ, പരമമായ സംസിദ്ധിയെ, മോക്ഷത്തെ പ്രാപിച്ചവരായി. അശാശ്വതം, അസ്ഥിരമായ ദുഃഖാലയം, ദുഃഖങ്ങൾക്കിരിപ്പിടമായ പുനർജന്മ, പുനർജന്മത്തെ നാപ്പിന് വന്തി പ്രാപിക്കുന്നില്ല. അതതിന്റെ ഫലമാണ്. മാം ഉപേത്യ പുനർജന്മ ദുഃഖാലയമശാശ്വതം നാപ്പിന് വന്തി മഹാത്മാന സംസിദ്ധിം പരമം ഗതാഹ. പുനരാവർത്തന്തേ, മറ്റെന്തിനെങ്കിലും പ്രാപിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെ അല്ലാതെ. ഉപാസകന്മാർക്ക് മറ്റു പലതിനെയും പ്രാപിക്കാം അവരുടെ ഉപാസന അനുസരിച്ച്. അതിനെ കുറിച്ച് പറയുന്നു, ഈശ്വരനെ അല്ലാതെ മറ്റെന്തിനെങ്കിലും പ്രാപിച്ചു കഴിഞ്ഞാൽ, അത് പറയുന്നു ആ ബ്രഹ്മഭുവന ഭവന്തി അസ്മിൻ ഭൂതാനീതി ഭുവനം ബ്രഹ്മഭുവനം ബ്രഹ്മലോകം. ആ ബ്രഹ്മഭുവനം ബ്രഹ്മലോകം വരെ, ആ ബ്രഹ്മഭുവന സഹ ബ്രഹ്മഭുവനേന ലോക സർവേ പുനരാവർത്തിന, ബ്രഹ്മലോകം വരെയുള്ള എല്ലാ ലോകങ്ങളും പുനരാവർത്തി തിരിച്ചു വരേണ്ട ലോകങ്ങളാണ്. പുനരാവർത്തന സ്വഭാവ ഹേ അർജുന, പോയി കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടി വരും. മാമേകം വ്യക്തിതോ, എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ കൗന്ദേയ പുനർജന്മ പുനരുത്പത്തിരണം വിദ്യത, പുനരുത്പത്തി സംഭവിക്കുന്നില്ല, വീണ്ടും ജനിക്കേണ്ടി വരുന്നില്ല. ബ്രഹ്മലോകം വരെ പ്രാപിച്ചു കഴിഞ്ഞാലും ശരി, ഉപാസകന്മാർ പ്രാപിക്കുന്ന ഊർധ്വലോകങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ബ്രഹ്മലോകം. ആ ബ്രഹ്മലോകം വരെ എത്തിക്കഴിഞ്ഞാലും വീണ്ടും തിരിച്ചു വരേണ്ടി വരുന്നു. വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? തദ്ധാമ പരമം മമ പറയും, എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരത്തില്ല എന്ന് പറയുന്നു. ഇനി മറ്റ് ചില സ്ഥലങ്ങളിൽ പറയും ബ്രഹ്മലോകത്തെ പ്രാപിച്ചാൽ തിരിച്ചു വരത്തില്ലെന്നും പറയും. ഇവിടെ പറയുന്നു ബ്രഹ്മലോകം വരെ എന്ന് വെച്ചാൽ ബ്രഹ്മലോകത്തിലെത്തിയാലും തിരിച്ചു വരേണ്ടി വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ രണ്ടു തരത്തിൽ പറയുന്നതിന് എന്താണ് കാരണം? അതുകൊണ്ട് ഇവിടെ ചെല്ലു വ്യാഖ്യാനിക്കുന്നു, ആ ബ്രഹ്മ ഭുവനാഥ്, അങ്ങനെ ചെല്ലു വ്യാഖ്യാനിക്കുന്നു. ആ ബ്രഹ്മ ബ്രഹ്മപ്രാപ്തി മുമ്പ് വരെയുള്ള ലോകങ്ങൾ, അങ്ങനെ അർത്ഥം പറയുന്നു. ആ ബ്രഹ്മ ഒറ്റ പദമായിട്ട് എടുത്തിട്ട് ഭുവനാം ലോകാഹ, ബ്രഹ്മപ്രാപ്തി തിരിച്ചു വരുന്നില്ല, അതിനു മുമ്പുള്ള ലോകങ്ങൾ അതാണ് ഭുവനാം ലോകാഹ എന്ന് പറയുന്നു. ആ ബ്രഹ്മത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നില്ല. ഭുവനാദ് ലോക മറ്റുള്ള ലോകങ്ങൾ അവിടെ നിന്നെല്ലാം പുനരാവർത്തി വരുന്നു. അങ്ങനെ അവിടെ ആ ബ്രഹ്മ ഭുവനാദ് ലോക ആ ബ്രഹ്മ ഭുവനാദ് എന്ന് രണ്ട് പദമായിട്ടെടുത്ത് വ്യാഖ്യാനിക്കുന്നു. കാരണം ശ്രുതിയിലും മറ്റും പല ഭാഗത്തും പറയുന്നുണ്ട് ബ്രഹ്മലോകത്തിൽ എത്തുന്നവൻ തിരിച്ചു വരുന്നില്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കും, ഇനിയും പറയും, ആവൃത്തിയും അനാവൃത്തിയും. ഇവിടെ പോയാൽ തിരിച്ചു വരും, ഇവിടെ പോയാൽ തിരിച്ചു വരത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ദേവയാന മാർഗത്തിലൂടെ പോകുന്നയാൾ തിരിച്ചു വരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അയാൾ എവിടെയാണ് പോകുന്നത്? അത് ബ്രഹ്മലോകത്തിലേക്കാണ്. അപ്പോൾ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നവർ തിരിച്ചു വരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ മറ്റു ചിലർ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ്? മാം ഉപയത്തിയത് തോന്നിയ ബ്രഹ്മലോകം തന്നല്ല അവിടെ പ്രാധാന്യം. ബ്രഹ്മലോകത്തിൽ മാം ഉപേത്യ എന്നെ പ്രാപിക്കണം. അവിടെ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേർന്ന് എന്നെ പ്രാപിച്ചില്ല എങ്കിൽ തിരിച്ചു വരേണ്ടി വരും എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രഹ്മലോകത്തിൽ അന്യദേവതകളുമുണ്ട്. അവിടെ ചെന്ന് ഈശ്വരപ്രാപ്തി കൂടാതിരുന്നാൽ തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് പറയുന്നുണ്ട് പരസ്യാന്തി കൃതാത്മാന പ്രവിശന്തി പരം പദം ഉപനിഷത്ത് വേറെ ഭാഗത്ത് പറയുന്നുണ്ട്. ആ ബ്രഹ്മലോകത്തിൽ ചെന്ന് കൽപ്പാന്ത്യത്തിൽ അവർ മുക്തന്മാരായിത്തീരുന്നു. ബ്രഹ്മലോകത്തിൽ അധിപതിയായിരിക്കുന്ന ആരോ ആ ഈശ്വരനോടൊപ്പം മുക്തന്മാരായിത്തീരുന്നു. പിന്നെ പുനരാവൃത്തി എന്ന് പറയുന്നത് മറ്റു തരത്തിലും വരുന്നുണ്ട്. ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു യോഗികൾ. പിന്നെ അവർ വീണ്ടും മടങ്ങി വരുന്നു. പക്ഷെ അവർ മുക്തന്മാരായി തന്നെ വീണ്ടും ലോകത്തിലേക്ക് വരുന്നു. കൽപ്പാന്തം വരെ, കൽപ്പത്തിന്റെ അവസാനം വരെ അവർ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മലോകത്തെ പ്രാപിച്ചിട്ടും അധികാര പുരുഷന്മാരെന്ന് പറയും. പക്ഷെ അവർക്ക് പുനർജന്മം മറ്റ് ജീവന്മാരെ പോലെ സംഭവിക്കുന്നില്ല. സ്വേച്ഛയാ വരുന്നു പോകുന്നു, അത് കൽപ്പാന്തം വരെ അങ്ങനെ പറയുന്നു. അങ്ങനെ ചില ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ പറയുന്നത് ബ്രഹ്മലോകം എന്ന് പറയുന്നത് ഒരു ലോകമല്ല, ബ്രഹ്മലോകത്തിൽ തന്നെ പല സ്ഥലങ്ങളുണ്ട്, പുരാണങ്ങളിലും മറ്റും വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പോയാൽ തിരിച്ചു വരേണ്ടി വരും, ചിലടത്ത് പോയാൽ തിരിച്ചു വരത്തില്ല, അങ്ങനെ പറയും. അവിടെ തന്നെ പല ദേവതകളുണ്ട്. ചില ദേവതകളെ പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടി വരും, ചില പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടി വരത്തില്ല, അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം സമാധാനം പല ഭാഗങ്ങളിലായി പറയുന്നുണ്ട്. കേവലം ലോകപ്രാപ്തി ദേവതാപ്രാപ്തി, ലോകപ്രാപ്തിയിൽ തിരിച്ചു വരും, ദേവതാപ്രാപ്തിയിൽ തിരിച്ചു വരുന്നില്ല, അങ്ങനെ പറയുന്നുണ്ട്. അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നതാണ് മാ ഉപേത്യ. ആദ്യം പറഞ്ഞത് ലോകപ്രാപ്തി കുറിച്ചാണ്. ഇവിടെ ഒരു സ്ഥലത്ത് ചെല്ലുക, ആ സ്ഥലത്ത് കഴിയുക, ആ സ്ഥലത്ത് നിന്ന് മടങ്ങി വരിക, അതുപോലെ. പക്ഷെ അതുപോലെ അവിടെ ദേവതാപ്രാപ്തി ഉണ്ടാവും. അപ്പോൾ അത് ലോകപ്രാപ്തിയല്ല, ദേവതാപ്രാപ്തി, അത് ഈശ്വരപ്രാപ്തി. ആ ഈശ്വരപ്രാപ്തിയിൽ അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് മടങ്ങി വരുന്നില്ല. ഇനി ഉപനിഷത്തിൽ ചില ഭാഗത്ത് പറയുന്നത് എന്താണ്? ഉപാസകൻ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു, പക്ഷെ അയാൾക്ക് സമ്യക് ജ്ഞാനം ഉണ്ടായില്ല. അദ്വൈതികൾ ചിലർ വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ്, സമ്യക് ജ്ഞാനം ഉണ്ടായില്ല. ജ്ഞാനം കൊണ്ടേ അജ്ഞാനം നശിക്കും, മോക്ഷം സംഭവിക്കും. അവിടെ വെച്ച് കൽപ്പാന്തത്തിൽ ഹിരണ്യഗർഭൻ, അതായത് ബ്രഹ്മലോകത്തിന്റെ അധിപൻ, അവർക്ക് തത്വം ഞാൻ ഉപദേശിക്കുന്നു. ആ യോഗികളും തത്വജ്ഞാനം മുമ്പ് ശ്രവിച്ചിട്ടുള്ളവരാണ്, പക്ഷെ അത് അജ്ഞാന നശിപ്പിച്ചല്ല, അവിടെ ഒരു മുക്തരാകുന്നില്ല. അവിടെ തത്വജ്ഞാനം ഉപദേശിക്കുന്നു, ഉപദേശിച്ച് അവർ ജ്ഞാനത്തെ പ്രാപിച്ച് ഹിരണ്യഗർഭനോടൊപ്പം മുക്തരായിത്തീരുന്നു. പിന്നെ അടുത്ത കൽപ്പത്തിൽ പുതിയ ഹിരണ്യഗർഭൻ വരുന്നു. ഇങ്ങനെയൊക്കെ പലതരത്തിൽ ഈ ഭാഗത്തിന്, ഈ സന്ദർഭത്തിന് പല സ്ഥലങ്ങളിൽ വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ എന്താണ്, ബ്രഹ്മലോകത്തെ എത്തിച്ചേരുന്നവർ തിരിച്ചു വരുന്നു എന്നും വരുന്നില്ല എന്ന് രണ്ടു തരത്തിലും പറയാം. ഓരോ പ്രാപിക്കുന്ന ദേവത അനുസരിച്ചും പ്രാപിക്കുന്ന ലോകങ്ങൾക്കനുസരിച്ചും രണ്ടും സംഭവിക്കാം. മുഖ്യമായി വരുന്ന എന്താണ്, ഈശ്വരപ്രാപ്തി അതെവിടെ സംഭവിച്ചാലും അവർക്ക് പുനർജന്മമില്ല. അത് ഈ ലോകത്തിലായാലും ശരി, പരലോകത്തിലായാലും ശരി. അതാണ് ഇവിടെ മൂന്നും നാലും പാദങ്ങളിൽ പറയുന്നത്. മാം ഉപേത്തി, എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ പുനർജന്മ നവിദ്യതി, പുനർജന്മം പിന്നീട് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് ഈ ശരീരം വിട്ട് മറ്റൊരു ലോകത്തിലേക്ക് പോകേണ്ടി വരുന്നു? അത് ഈ ശരീരത്തിലിരിക്കെ തന്നെ തത്വജ്ഞാനം പ്രാപിക്കാത്തതുകൊണ്ട്, ഉപാസനയിൽ മുഴുകിയിരിക്കുന്നുണ്ട്. ഉപാസകന്മാർക്കുടെ ജീവനുക്രമണം സംഭവിക്കുന്നു, അവർ ഈ ശരീരം വിട്ടുപോകുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ജീവന്റെ ഉത്ക്രമണം അതെല്ലാ ദ്വൈതികളും അദ്വൈതികളും എല്ലാവരും ആ ഒരു കാര്യത്തിൽ യോജിപ്പാണ്. ഉപാസകൻ എന്റെ ജീവൻ ശരീരത്തിൽ നിന്ന് ഉത്ക്രമിക്കുന്നു, അത് ഏത് ലോകത്തിലേക്ക് പോകുന്നു, എവിടെയാണ് അവർക്ക് മുക്തി സംഭവിക്കുന്നത്, ഇത്തരം കാര്യങ്ങളിലാണ് ഭിന്ന ഭിന്ന അഭിപ്രായങ്ങളുള്ളത്. പക്ഷേ ഓരോ സമ്പ്രദായങ്ങൾക്ക് ഓരോ ആചാര്യന്മാർക്ക് വേറെ വേറെ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ പ്രാണൻ ജീവൻ ശരീരം വിട്ടുപോകുന്നു, ഉത്ക്രമിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഏക അഭിപ്രായക്കാരാണ്. അതിൽ അദ്വൈതികൾ പറയുന്നത് എന്താണ്, തത്വജ്ഞാനം നേടുന്നവരുവൻ സ്ഥിതപ്രജ്ഞന് പ്രാണന്റെ ഉത്ക്രമണം സംഭവിക്കുന്നില്ല, അത് ശരീരത്തിൽ ഇരിക്കെ തന്നെ മുക്തനാകുന്നു. അയാൾക്ക് പിന്നീട് അഭ്യാസങ്ങളുടെ ആവശ്യമില്ല. പിന്നീട് നാഡീസഞ്ചാരം, ദേവയാന, പിതൃയാന ഗതികൾ ഇതൊന്നും അയാൾക്ക് സംഭവിക്കുന്നില്ല എന്ന് ആണ് അദ്വൈതിയുടെ മുഖ്യമായ സിദ്ധാന്തം. അതേസമയം അദ്വൈതി തന്നെ ഈ രണ്ട് ഗതിയെ അംഗീകരിക്കുന്നുണ്ട്. ദ്വൈതികളെല്ലാം മുഖ്യമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഗതിയിലൂടെ, എന്തായാലും ശരീരത്തെ ഉപേക്ഷിച്ചുള്ള ഒരു യാത്രയിലൂടെ ജീവന് മോക്ഷം സംഭവിക്കത്തുള്ളൂ എന്ന് പറയുന്നവരാണ്. അതുകൊണ്ടത് രണ്ടു കൂട്ടർക്കും യോജിച്ച രീതിയിൽ വ്യാഖ്യാനിക്കാം, അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അർജുന അല്ലയോ അർജുന, ആ ബ്രഹ്മഭുവനാ, ബ്രഹ്മലോകം വരെയുള്ള ലോകാഹ, ലോകങ്ങൾ പുനരാവർത്തിന, പുനരാവർത്തന സ്വഭാവമുള്ളതാണ്. കൗന്ദേയ അല്ലയോ അർജുന, മാം ഉപേക്ഷിതു, എന്നെ പ്രാപിച്ചിട്ടാകട്ടെ പുനർജന്മന വിദ്യതെ, പുനർജന്മം പിന്നീട് സംഭവിക്കുന്നില്ല. എന്നെ പ്രാപിച്ചിട്ടാകട്ടെ എന്നുള്ളത് രണ്ടു തരത്തിലാണ്. ചിലർ പറയുന്നത് ഈ ശരീരത്തിലിരിക്കെ, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുക തന്നെ എന്നെ പ്രാപിച്ചിട്ടായാൽ, ഇനി ഈ ശരീരം വിട്ട് ഈ ലോകം വിട്ട് മറ്റേതെങ്കിലും ലോകത്തിലായാലും എന്നെ പ്രാപിച്ചിട്ട് പിന്നീട് പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല. അതിൽ ദ്വൈതികൾ ഈ ശരീരം വിട്ട് മറ്റൊരു ലോകത്തിൽ പോകുന്നതായിട്ട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം തദ്ധാമ പരമമമ എന്ന് പറഞ്ഞിരിക്കുന്നു, തന്റെ ധാമമായിട്ട് മറ്റേതൊരു സ്ഥാനം ഉണ്ടെന്ന് പറയുന്നു. എം പ്രാപ്യ നിവർത്തന്തേ, ആ സ്ഥാനത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ നിവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ടൊരു ഭക്തൻ അല്ലെങ്കിൽ യോഗി ശരീരം വിട്ട് വേറൊരു ലോകത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് തന്നെ പറയുന്നു. പുരാണങ്ങളിലും മറ്റും കൈലാസമൊന്നും വൈകുണ്ഠമൊന്നും മറ്റും പറയുന്ന സങ്കല്പം, അതിനനുസരിച്ചാണ് ദ്വൈതികൾ അത് വ്യാഖ്യാനിക്കുന്നത്. അദ്വൈതി പറയുന്നു അല്ല, അതിനു വേണ്ടിയിട്ട് ഈ ശരീരം വിട്ട് ഈ ലോകം വിട്ട് വേറിടത്തേക്കും പോകേണ്ട കാര്യമില്ല, ആ ഈശ്വരപ്രാപ്തി ഈ ശരീരത്തിൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ സംഭവിക്കും എന്നും പറയുന്നു. വൈകുണ്ഠത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ സാലോക്യം സാരുക്യം സായുജ്യം തുടങ്ങിയ മുക്തിഭേദങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. സാലോക്യം തദ്യോഗത്തിൽ വസിക്കുക, സാരുക്യം തന്റെ ഇഷ്ടദേവന്റേതായ രൂപഭാവങ്ങളെല്ലാം ചതുർഭുജധാരിയായി അങ്ങനെയുള്ള രൂപങ്ങൾ ധരിച്ച് ആ ലോകത്ത് കഴിയുക, സായുജ്യം അവിടെ ഏകീഭവിക്കുക, ഭിന്ന രൂപത്തിൽ സ്ഥിതി ചെയ്യാതിരിക്കുക, ഇത്തരത്തിലുള്ള മുക്തിഭേദങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നതിന് പ്രമാണം ഇത് തന്നെ. അങ്ങനെ പലതരത്തിൽ ഓരോരോ ശാസ്ത്രകാരന്മാരും അവരവരുടെ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് ഈ ഭാഗം വ്യാഖ്യാനിക്കുന്നുണ്ട്. ചിലത് പറയുന്ന ആ ബ്രഹ്മ, ആ ബ്രഹ്മം ആ എന്ന് പറയുന്നതിന് രണ്ടർത്ഥത്തിലാണ്. ഏതിനോട് ചേർത്ത് പറയുന്നു, അതിനെ കൂടെ എടുത്തിട്ടും അതിനെ വിട്ടിട്ടും രണ്ടർത്ഥത്തിൽ അങ്ങനെ ചേർത്ത് പറയുന്നുണ്ട്. ആ ബാലം എന്ന് പറഞ്ഞാൽ ബാലന്മാരുൾപ്പെടെ, ആ സമുദ്രം എന്ന് പറഞ്ഞാൽ സമുദ്രം വിട്ടിട്ട്, അങ്ങനെ ആ എന്ന് പറയുന്ന ഉപസർഗത്തിന് രണ്ടർത്ഥം പറയുന്നു. അപ്പൊ ആ ബ്രഹ്മം എന്ന് വെച്ചാൽ ബ്രഹ്മലോകം വിട്ടിട്ട് അതിനു മുമ്പുള്ള ലോകങ്ങളിൽ പുനരാവൃത്തിയുണ്ട്, ബ്രഹ്മലോകത്തിൽ പുനരാവൃത്തിയില്ല, അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അതിനനുസരിച്ച് വരുന്ന ഭാഗങ്ങളും യോജിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒരു ശ്ലോകമാണിത്. പക്ഷെ എന്റെയൊക്കെ താല്പര്യം ഒന്ന് തന്നെ, ആത്യന്തികമായിട്ട് അവിടെ ആശയത്തിൽ വ്യത്യാസമില്ല, വ്യാഖ്യാനങ്ങളിൽ വരുന്ന ഭേദങ്ങളാണ്. പല ഭാഗങ്ങളും അങ്ങനെയാണ്, പലതരത്തിൽ വ്യാഖ്യാനിക്കും, പക്ഷേ അതിന്റെ പരമമായ താല്പര്യം ഒന്ന് തന്നെ, ആശയം ഒന്ന് തന്നെയാണ്. എന്താണ്? ഈശ്വരപ്രാപ്തി എവിടെ സംഭവിച്ചാലും അവിടെ പുനർജന്മമില്ല. ഈശ്വരപ്രാപ്തി അല്ലാതെ മറ്റെന്തിനെങ്കിലും പ്രാപിച്ചു കഴിഞ്ഞാൽ, മറ്റെന്തെങ്കിലും ലോകങ്ങളെയോ മറ്റേതെങ്കിലും ദേവതാ വിശേഷത്തെയോ പ്രാപിച്ചു കഴിഞ്ഞാൽ പുനർജന്മം സംഭവിക്കുന്നു. ഇതാണ് എന്റെ പരമമായ താല്പര്യം. ആ ഒരു തത്വത്തിൽ ഒരു വ്യാഖ്യാതാക്കൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ആ ബ്രഹ്മഭുവന ലോക പുനരാവർത്തി അർജുന മാം ഉപേത്യതു കൗന്ദേയ പുനർജന്മ ന വിദ്യതേ. സന്യാസിമാരെ സമാധിയിലെത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ ശരീരമൊന്നും കേടാകാത്ത തരത്തിൽ ഭദ്രമായിട്ട് ശരീരത്തെ വച്ച് സമാധിയിലെത്തും. അതിന് ഒരു കാരണം ഇതാണ്, ഈ പുനരാവർത്തിയാണ്. ചില യോഗിമാര് വളരെ അപൂർവമായി സംഭവിക്കാറുള്ളൂ, ഉപാസകന്മാര് യോഗിമാര് ഈ തത്വജ്ഞാനം ഒരു സിദ്ധാന്തം എന്നുള്ള നിലയ്ക്ക് തത്വജ്ഞാനമാണ് ശാസ്ത്രത്തിൽ പറയുന്നത്, അദ്വൈതത്തിൽ പറയുന്നതെങ്കിലും അങ്ങനെ അദ്വൈത സമ്പ്രദായത്തിൽ പോലും മുഖ്യമായിട്ട് ഗുരുശിഷ്യ പരമ്പരകൾ ഉപദേശിച്ചു കൊടുക്കുന്ന ഉപാസനയാണ് പ്രണവോപാസന പോലുള്ള ഉപാസനകളാണ്. കാരണം തത്വജ്ഞാനത്തിന് അധികാരികൾ വളരെ വിരളമാണ്, അത്ര ക്ഷിപ്രസാധ്യമായ കാര്യമല്ല. അപ്പോൾ ഒരു സന്യാസി അയാളുടെ ജീവിതകാലം മുഴുവൻ ഈ ഉപാസന, മുഖ്യമായിട്ടും പ്രണവോപാസന, അത് ഈ ശങ്കര സമ്പ്രദായം അനുസരിച്ച് പ്രത്യേകിച്ചും പ്രണവോപാസന ചെയ്യണമെന്നാണ് സങ്കല്പം. സാധനങ്ങളുടെ ഉപദേശമാണ് കൊടുക്കുന്നത് എല്ലാ മഠങ്ങളിലും എല്ലാം. ഇങ്ങനെ ഉപാസന ചെയ്തുകൊണ്ടിരിക്കുന്നയാള് ശരിയായ രീതിയിലുള്ള ഉപാസകന് ഈ പറയുന്നതുപോലെ അവസാനം സ്വന്തം ഇച്ഛയനുസരിച്ച് ശരീരത്തെ ഉപേക്ഷിച്ച് ചിലപ്പോൾ പോകാൻ കഴിഞ്ഞില്ലെന്ന് വരും. എന്തുകൊണ്ടാണ്? അഭ്യാസത്തിന്റെ ദൃഢതയില്ലാത്തതുകൊണ്ടും മറ്റും. കാരണം ഈ പറയുന്നതായ അവസാന സന്ദർഭത്തിൽ ഓം എന്ന് ഉച്ചരിച്ച് മനസ്സിൽ ഈശ്വരസ്മരണയോടുകൂടി ഈ പറയുന്ന രീതിയിലുള്ള അഭ്യാസങ്ങളിലൂടെയൊക്കെ പോവുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായ കാര്യമല്ല. അങ്ങനെയുള്ള അഭ്യാസങ്ങൾ ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള വൈതരണ്യങ്ങൾ, വിഘ്നങ്ങൾ ഉണ്ടാകാം. ഒന്നൊരാൾ ഈ ശരീരത്തിൽ നിന്നോ അല്ലെങ്കിൽ വളരെ പരിശ്രമിച്ച് മനസ്സിന് ഏകാഗ്രത എല്ലാം ലഭിച്ച് ഈ ശരീരത്തിൽ നിന്ന് ഉള്ള ബന്ധത്തെ വേർപെടുത്താൻ ശ്രമിച്ചാലും അത് ചിലപ്പോൾ കരയിലും അല്ല കടലിലും അല്ല എന്നുള്ള ഒരവസ്ഥയിലായിപ്പോകും. അതായത് ഈ ശരീരം വിട്ട് പോകും, എന്നാൽ മുന്നോട്ട് പോകാൻ കഴിയാതെയും വരും. ബാഹ്യമായി സന്യാസി മരിച്ചാലും പക്ഷെ ഈ ശരീര ബന്ധം വിടത്തില്ല. പ്രാണന്മാരെല്ലാം ശരീരത്തെ വിട്ടുപോകത്തില്ല. എന്നാൽ ഇയാൾ ഒരഭ്യാസം ശീലിച്ചിട്ടുള്ളതുകൊണ്ട് അവസാനം ഇയാൾക്ക് കുറേയൊക്കെ തൻ്റെ പ്രാണന്, കാരണം ഈ പ്രാണന്മാർ മുഖ്യമായി പ്രവർത്തിക്കുന്ന നവദ്വാരങ്ങളിൽ നിന്നും പ്രാണനെ പിൻവലിപ്പിച്ച് ഹൃദയത്തിൽ ഏകാഗ്രമാക്കി അങ്ങനെ ജീവനെ ഒരു പ്രത്യേക മാർഗത്തിലൂടെ ചലിപ്പിക്കുക എന്നൊക്കെ പറയുന്ന വലിയ അഭ്യാസമാണ്. അതിലൊരാൾക്ക് എളുപ്പം അങ്ങോട്ട് വിജയം നേടാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് ഈ അയാൾക്ക് പൂർണ്ണമായി ശരീരത്തിൽ നിന്ന് പ്രാണന്മാരെ പിൻവലിപ്പിച്ച് ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ജീവന്, കാരണം അവിടെ ഇത് ചെയ്യുന്ന ആള് തന്നെയാണ് സഞ്ചരിക്കുന്നത്, അങ്ങോട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ ശരീരം പൂർണ്ണമായും ഈ പ്രാണന്റെ ശരീരബന്ധം വിടത്തില്ല, ജീവൻ ശരീരത്തിന് പുറത്താവുകയും ചെയ്യും. സാധാരണഗതിയിൽ തന്നെ പറയുന്ന എന്താണ്? സാധാരണ മനുഷ്യൻ മരിച്ചാൽ തന്നെ ശരീരത്തിനോടുള്ള പ്രാണബന്ധം വിടുന്നില്ല എന്നാണ്. അതിന് വീണ്ടും സമയം വേണ്ടി വരുന്നു പ്രാണബന്ധം വിടുന്നത്. പ്രാണന്റെ ഒരു അംശം മരണശേഷം ശരീരത്തിൽ തുടരുന്നു. അപ്പോൾ യോഗിയുടെ കാര്യം പറയാനില്ല. അപ്പോൾ യോഗിയുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും ആ ബന്ധം വിടത്തില്ല. ബന്ധം വിടാത്തിടത്തോളം കാലം ഈ യോഗിക്ക് ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കാനും കഴിയത്തില്ല. അപ്പോൾ അതൊരു വളരെ ക്ലിഷ്ടവും സങ്കീർണവുമായ ഒരവസ്ഥയാണ്. ആ സമയത്ത് ഈ ശരീരത്തെ നശിപ്പിക്കാൻ പാടില്ല, കുറച്ചു കാലത്തേക്കൂടി ഈ ശരീരത്തെ സംരക്ഷിക്കും. അതിനു വേണ്ടിയിട്ടാണ് സന്യാസിമാരുടെ, യോഗിമാരുടെ ശരീരത്തെ കേടുകൂടാത്ത രീതിയിൽ നമ്മൾ സമാധിയിരുത്തുന്നു. അത് ഒരു സന്യാസിക്ക് അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നു, പ്രണവോപാസനയ്ക്കുള്ള ഉപദേശം കൊടുക്കുന്നു. ആ സന്യാസി അങ്ങനെ ഉപാസന ചെയ്യുന്നവനാണെന്നുള്ളൊരു സങ്കല്പത്തിലാണ്. ഉപാസന ചെയ്യുന്നവനാണ്. അവസാന സമയത്ത് ആ സന്യാസി തൻ്റെ ആ ഉപാസന ബലം കൊണ്ട് ഇവിടെ വിവരിച്ച രീതിയിൽ ബ്രഹ്മനാടിയിലൂടെ സഞ്ചരിച്ച് ഊർധ്വലോകങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളൊരു സങ്കല്പം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ഇത് കണ്ടു നിൽക്കുന്നവർക്ക് അറിയത്തില്ല. ഇയാൾ പോയോ പോയില്ലയോ, ഇനി വല്ലതും ഇവിടെ അവശേഷിപ്പുണ്ടോ, അങ്ങനെ ഒരു സംശയം അവശേഷിപ്പിച്ചിട്ടാണ് ദേഹം പടിയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ശരീരത്തെ ഭദ്രമാക്കി വയ്ക്കുന്നു. അതാണ് ശരീരത്തെ കത്തിച്ചു കളയാൻ സമാധി ഇരുത്തുന്നു എന്ന് പറയും. വീണ്ടും സമയമുണ്ട് യോഗിക്ക്. അപ്പൊ ശരീരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പക്ഷേ ബാഹ്യമായി യോഗി മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അപൂർവമായിട്ടെങ്കിലും ചിലപ്പോൾ ചിലർ തിരിച്ചും വരും, പുനരാവർത്തി വീണ്ടും ഈ ശരീരത്തിലേക്ക് തന്നെ മടങ്ങി വന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ചില യോഗിമാർ. കാരണം അവർക്ക് പൂർണ്ണമായും ശരീരത്തെ വിട്ട് ഈ ഉദ്ദേശിച്ച രീതിയിൽ അവരുടെ അഭ്യാസ ബലം കൊണ്ട് പോകാൻ കഴിയാതെ വരുമ്പം ചിലർക്ക് തിരിച്ചു വീണ്ടും ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും യോഗികൾക്ക്. അപ്പം ശരീരം കേടായിപ്പോയാൽ പിന്നെ അവിടെ വലിയ വിഷമത്തിലാവും, മുമ്പോട്ട് പോകാനും കഴിയില്ല, തിരിച്ചു വരാനും കഴിയത്തില്ല. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സന്യാസിമാരെ സമാധി ഇരുത്തുന്നത്. ഇതിന് വേറൊരു രീതിയും ചെയ്യും. ചില സമ്പ്രദായത്തിൽപ്പെട്ടവർ ഈ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട്, അത് ഉത്തരേന്ത്യയിലും മറ്റുമാണ് ചില സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസിമാർ, ബ്രഹ്മരന്ധ്രത്തെ, അതായത് സൂക്ഷ്മത്തിനെപ്പോഴും സ്ഥൂല ശരീരമായിട്ട് ബന്ധമുണ്ട്. കാരണം സ്ഥൂലത്തെ ആശ്രയിച്ചിട്ടാണ് പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന യോഗി. പ്രവർത്തനം നടക്കുന്നത് സൂക്ഷ്മത്തിലാണെങ്കിലും അതിന് ഈ സ്ഥൂല ശരീരമായിട്ട് വളരെ ബന്ധമുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞ ഇപ്പോൾ ഹൃദയത്തെ ധ്യാനിക്കുന്നു. ഇപ്പോൾ ഹൃദയത്തെ ധ്യാനിക്കുന്നത് ആദ്യം മുഖ്യമായി അവലംബിക്കുന്നത് ഈ ശരീര മധ്യത്തിലുള്ള ഹൃദയത്തെ തന്നെ. അത് അഭ്യാസത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ സൂക്ഷ്മത്തിൽ ഹൃദയം ധ്യാനിക്കുന്നതും മറ്റും. അതുപോലെ സ്ഥാനങ്ങൾ, സ്ഥൂല ശരീരത്തിന്റെ സ്ഥാനങ്ങളെയാണ് യോഗി ആദ്യം ധാരണ ചെയ്യുന്നത്. ഭ്രൂമധ്യം, മൂർദ്ധാവ് സ്ഥൂല സ്ഥാനങ്ങളാണ്. അതുപോലെ നാഡികൾ, ശരീരത്തിലുള്ള സ്ഥൂല നാഡികളെയാണ് ആദ്യം ധാരണ ചെയ്യുന്നത്, പിന്നീടാണ് അത് സൂക്ഷ്മമായി തീരുന്നത്. സ്ഥൂല ശരീരത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. സ്ഥൂല ശരീരത്തെ ആശ്രയിച്ചുകൊണ്ടാണ് യോഗി അഭ്യാസം ചെയ്യുന്നത്. ഈ ബ്രഹ്മനാഡി ആദ്യ സ്ഥൂല ശരീരത്തെ സങ്കല്പിക്കുന്നു, മൂർധാവിനെ ഭേദിച്ചു പോകുന്ന ഒരു നാഡി. ഈ യോഗത്തിൽ നാഡീഭേദനം എന്ന് പറയുന്ന ഒരു ക്രിയയെക്കുറിച്ച് പറയുന്നു യോഗി അഭ്യസിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത് സൂക്ഷ്മത്തിലാണ് സംഭവിക്കേണ്ടതെങ്കിലും സ്ഥൂലത്തിൽ അത് വേണ്ടി വരും അഭ്യാസകാലത്ത് നാഡീഭേദനം. അപ്പം അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അത്തരൊരു യോഗിയല്ല ഒരു പരമ്പരയിൽപ്പെട്ടവർ, അവർ സമാധിയായി കഴിഞ്ഞാൽ അവർ സമാധി ഇരുത്തുന്നതിന് മുമ്പ് ശംഖ് ഉപയോഗിച്ചിട്ട് അവരെ കപാലത്തെ ഭേദിക്കുന്നു. അവരുടെ സങ്കല്പം നാഡീഭേദനം എന്നുള്ളതാണ്. ഇത്തരം ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം ഈ പുനരാവൃത്തി പറയുന്നു. അപ്പോൾ ഈ പുനരാവൃത്തിക്ക് അങ്ങനെ ഒരർത്ഥമുണ്ട്. അത് മരിച്ചതിന് ശേഷം വീണ്ടും ജനിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല, യോഗിയുടെ അവസാന സന്ദർഭത്തിലുള്ള ഒരു പോക്കും വരും. യോഗി ചിലപ്പോൾ മരിച്ചതുപോലെ അനുഭവപ്പെടുന്നു, വീണ്ടും തിരിച്ച് ശരീരത്തിലേക്ക് വരുന്നു. ചിലപ്പോൾ മോഹാലസ്യപ്പെട്ടതുപോലെ വരുന്നു, വീണ്ടും ശരീരത്തിലേക്ക് തിരിച്ചു വരുന്നു. ചില സിദ്ധന്മാരും മറ്റുമൊക്കെ സാമാന്യ ദൃഷ്ടിയും മരിച്ചതുപോലെ മൂന്നും നാലും എല്ലാം ദിവസം കടന്നതിന് ശേഷം വീണ്ടും ശരീരത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടൊക്കെ നമ്മളവരെ ചരിത്രങ്ങളെല്ലാം പറയുന്നുണ്ട്. അതല്ല ഈ പുനരാവൃത്തിയാണ്, അവർക്ക് ഈ ശരീരത്തെ വിട്ടുപോകുന്നതിന് അവരുടെ പ്രാരബ്ധം കൊണ്ടോ അല്ലെങ്കിൽ അഭ്യാസത്തിൻ്റെ ന്യൂനത ഉണ്ടോ, കഴിയാതെ വരുമ്പോ വീണ്ടും അവർ ശരീരത്തിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് സന്യാസിമാരെ അങ്ങനെ ശരീരം കേടാകാത്ത രീതിയിൽ സമാധിയിരുത്തുന്നു. ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ എന്തായാലും അവരുടെ അഭ്യാസ ബലം കൊണ്ട് അവർ ശരീരം വിട്ട് ഈ ഊർധ്വലോകങ്ങളിലേക്ക് സഞ്ചരിച്ച് മുക്തന്മാരായി തീരുന്നു. അതുകൊണ്ട് ഇത്തരം ഉപാസകന്മാരുടെ ശരീരം ദഹിപ്പിക്കാൻ പാടില്ല എന്നാണൊരു പരമ്പരാഗതമായ പല സമ്പ്രദായങ്ങളിലും അനുവർത്തിച്ചു വരുന്നൊരു വിശ്വാസം. വടക്കേ ഇന്ത്യയിലാണെങ്കിൽ ശരീരം ഗംഗയിൽ ഒഴുകുന്നു, അതും ശരീരം നശിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണുള്ളത്. തണുത്ത ഐസ് പോലെയുള്ള വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ ശരീരം അങ്ങനെ തന്നെ ഇരിക്കും, കേടാകാതിരിക്കും. ചുരുക്കത്തിൽ ശരീരത്തെ ഉടൻ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് യോഗികളെ സംബന്ധിച്ച്. പക്ഷെ ചില സമ്പ്രദായക്കാർ ദഹിപ്പിക്കുന്നുണ്ട്. അവരിത്തരം ഉപാസന സ്വീകരിക്കാത്തവരായിരിക്കാം ഒന്നും, അല്ലെങ്കിൽ അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം ഇത്തരം മാർഗങ്ങളെ കുറിച്ച്. രണ്ടു തരത്തിലാവാം. എന്തായാലും ഉപാസകന്മാരെ സംബന്ധിച്ച് അങ്ങനെ ആ സമ്പ്രദായം എന്ന് പറയുന്നത് ശരീരത്തെ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. മരിച്ചു കഴിഞ്ഞാൽ അതവർക്ക് അവരുടെ ഈ പ്രയാണത്തിന് ബുദ്ധിമുട്ടുകളുണ്ടാകും എന്നുള്ളതാണ്. അതാണ് ഒരു പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസം. അത് പുനരാവൃത്തി അതുമായിട്ടും ബന്ധപ്പെട്ടാണ്. ശരീരത്തെ വിടുന്നു, ശരീരത്തെ വീണ്ടും പ്രവേശിക്കുന്നു. ഇങ്ങനെയുള്ള ഒരവസ്ഥ യോഗിക്ക് അവസാന സമയത്തുണ്ടാകും എന്നും പറയുന്നുണ്ട്. അവരോട് പറയുന്നത് എന്താണ്? ബ്രഹ്മഭുവനം വരെ അല്ലെങ്കിൽ ബ്രഹ്മലോകം വരെ എത്തിച്ചേരുന്ന യോഗികൾക്ക് അവരെ എത്തിച്ചേരുന്ന സ്ഥാനമനുസരിച്ച് പുനരാവൃത്തി സംഭവിക്കാം, സംഭവിക്കാതെ ഇരിക്കാം. അതാണ് ഇവിടെ പറയുന്നത്. അതിൽ ഈ പുനരാവൃത്തി സംഭവിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അങ്ങനെ പ്രയാണം സംഭവിക്കുന്ന യോഗി പുനരാവൃത്തി സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും, പുനരാവൃത്തി രണ്ടു രീതി സംഭവിക്കും. ഒന്ന് സ്വേച്ഛയാ സംഭവിക്കുന്നു, അതാണ് അധികാര പുരുഷന്മാരെന്ന് പറയുന്നത്. ഈശ്വര നിശ്ചയം അനുസരിച്ച് അവര് വീണ്ടും ലോകത്തിലേക്ക് വരുന്നു. സിദ്ധ പുരുഷന്മാർ, ആജന്മ സിദ്ധന്മാരെന്നൊക്കെ നമ്മൾ പറയുന്നു, ജന്മനാഥന സിദ്ധന്മാരായി വരുന്നു. അവർ വീണ്ടും അവരിരിക്കുന്ന ലോകത്തിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ളവരുണ്ട്. അവർക്ക് അവർ മുക്തന്മാരാണ് എങ്കിലും കൽപ്പാന്തം വരെ അവർ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു കൽപ്പം എന്ന് പറയുന്ന ഏതാണ്? അതാണ് അടുത്ത് പറയുന്നത്. സഹസ്രയുഗ പര്യന്തം അഹരയത് ബ്രഹ്മണോ വിദുഃ രാത്രിം യുഗസഹസ്രാന്താം ദേഹോ രാത്രവിദോ ജനാഹ. ബ്രഹ്മലോക സൈതാഹ ലോകാഹ കസ്മാത് പുനരാവർത്തിന. ബ്രഹ്മലോകം വരെയുള്ള ആ ലോകത്തിൽ നിന്ന് എന്തുകൊണ്ട് പുനരാവൃത്തി സംഭവിക്കുന്നു? കാലപരിച്ഛിന്നത്വ, കാലപരിച്ഛിന്നമാണ്. കഥം അതാണ് ഇവിടെ പറയുന്നത്. കാലപരിച്ഛിന്നം എന്ന് പറയുന്നത് എന്താണോ? കാരണം ഇവിടെ നമ്മൾ പ്രത്യേകിച്ചൊരു സംഖ്യകൾ കൊണ്ടൊരു കണക്ക് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അതല്ല അവിടെ ഉദ്ദേശിക്കുന്നു. മറിച്ച് കാലം എത്ര ബൃഹത്തായാലും ശരി, അത് പരിച്ഛിന്നമാണെന്ന് ബോധിപ്പിക്കുകയാണ്. അത് പരിച്ഛിന്നമായിരിക്കുന്ന സമയം തന്നെ അത് അനന്തവുമാണ്. നിമിഷം എന്നിങ്ങനെ അത് ബൃഹത്തായി പോയി അനന്തമായി പോകുന്നുണ്ടെങ്കിലും അതിന് പരിച്ഛേദമുണ്ട്, അതിന് പരിമിതിയുണ്ട്. പരിമിതം ആണ് എന്നുള്ളതുകൊണ്ട് അത് തുച്ഛമല്ല, അത് അനന്തവുമാണ്. അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള യോഗികൾക്ക് കൽപ്പാന്തം വരെ ദിവ്യശരീരികളായി ദിവ്യലോകങ്ങളിൽ അവർ കഴിയുന്നു. പിന്നീട് ഇത് അവസാനിക്കുന്നു. കൽപ്പാന്തത്തിൽ അവരുടെ ആ ലീല അവസാനിക്കുന്നു. ആ കൽപ്പത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സഹസ്രയുഗ പര്യന്തം, സഹസ്രയുഗാനി പര്യന്തം. സഹസ്രയുഗം എന്ന് പറയുന്നത് മഹായുഗം അല്ലെങ്കിൽ ചതുർയുഗങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സഹസ്ര മഹായുഗങ്ങൾ വരെ എന്ത് ചെയ്യുന്നു, ഒരു കൽപ്പസ്ഥിതി. പര്യവസാനം യസ്യ അഗ്നഃ തദഃ സഹസ്രയുഗ പര്യന്തം ബ്രഹ്മണഃ പ്രജാപതേഹ വിരാജോ പിതുഃ. ഇത് അങ്ങനെയുള്ള ചതുർയുഗങ്ങൾ കൊണ്ടെങ്ങനെ കൽപ്പം ആയിത്തീരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ കണക്ക് പറയുന്നത് എങ്ങനെയാണ്, രണ്ടയനങ്ങൾ കൂടിച്ചേരുന്നതാണ് ദേവന്മാരുടെ ഒരു പകൽ. അങ്ങനെയുള്ള പകലുകൾ കൂടിച്ചേർന്ന് ദിവസം, പക്ഷം, മാസം, വർഷം, അങ്ങനെ വർഷങ്ങളുണ്ടാകുന്നു. രണ്ടയനങ്ങൾ കൂടിച്ചേരുന്ന ഒരു ദിവസം കൊണ്ടാണ് പിന്നീട് പക്ഷങ്ങളും മാസങ്ങളും വർഷങ്ങളും ഉണ്ടാകുന്നത്. അതിൽ തന്നെ ചതുർയുഗങ്ങൾ വരുന്നു ദേവവർഷങ്ങൾ. കൃതം ത്രേത ദ്വാപരം കലി അത് പറയുന്നു. വർഷക്കണക്ക് 12,000 വർഷങ്ങളെന്ന് പറയുന്നു. കൃതം 4,000, ത്രേത 3,000, ദ്വാപരം 2,000, കരി 1,000, അങ്ങനെ 10,000. പിന്നീട് യുഗ സന്ധ്യകളോടെ കൂടി ചേരുന്നു. കൃതത്തിന് 800, ത്രേത 600, ദ്വാപരം 400, കരി 200, അങ്ങനെ യുഗസന്ധികൾ, അങ്ങനെ 12,000 വർഷങ്ങളെ കുറിച്ച് പറയുന്നു. ദേവവർഷങ്ങളാണ് ചതുർയുഗങ്ങൾ. അങ്ങനെയുള്ള ഒരു ചതുർയുഗമാണ് ഒരു പകൽ ബ്രഹ്മാവിന്റെ, മറ്റൊരു ചതുർയുഗം ഒരു രാത്രി. അങ്ങനെ പകൽ രാത്രികൾ ചേർന്ന് അവിടെ വീണ്ടും പക്ഷം, മാസം, വർഷം അങ്ങനെ ഉണ്ടാവും. അങ്ങനെയുള്ള 100 വർഷമാണ് ബ്രഹ്മാവിന്റെ ആയുസ് ഒരു കൽപ്പം. ഇത്രയും കാലമാണ് ഒരു യോഗി സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷമാണ് ഒരു യോഗിക്ക് മുക്തി സംഭവിക്കുന്നത്. ബ്രഹ്മലോകത്തിൽ മുക്തന്മാരാകുന്നവരും ആ ബ്രഹ്മലോകത്തിൽ ദിവ്യശരീരികളായി കഴിയുന്നവരും ബ്രഹ്മാവിന്റെ ആയുസ്സിനോടുകൂടി മാത്രമേ അവരുടെ ആയുസ്സും അവസാനിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത് കൽപ്പം ആരംഭിക്കുന്നു. അതിൽ വീണ്ടും ഇതുപോലെയുള്ള ചതുർയുഗങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. അവിടെ പുതിയ ബ്രഹ്മാവുണ്ടാകുന്നു. വീണ്ടും അവിടെ യോഗികൾ, ഉപാസകന്മാരവിടെ എത്തിച്ചേരുന്നു. അവിടെ എത്തിച്ചേർന്നാൽ അത് കഴിഞ്ഞ് ആ കൽപ്പ അവസാനം വരെ അവരവിടെ കഴിയുന്നു. കൽപ്പാവസാനത്തിൽ അവരെല്ലാം വീണ്ടും മുക്തരാകുന്നു. അവരുടെ മുക്തിയാണ് പ്രളയം. വീണ്ടും അതിങ്ങനെ കഴിയുന്നു. അത്രയും യുഗങ്ങൾ പ്രളയത്തിൽ കഴിയുന്നു. വീണ്ടും സൃഷ്ടി ആരംഭിക്കുന്നു. എന്നുവെച്ചാൽ അനന്തമായ കാലം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ യോഗികൾ മുക്തന്മാരായിത്തീരുന്നു എന്നുള്ളത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൽപ്പത്തിന്റെ കണക്ക് ഇവിടെ പറയുന്നത്. അനന്തമായ കാലങ്ങളിൽ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അചിന്തിയമാണ് മനുഷ്യന്റെ ബുദ്ധിക്കിത് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. എന്ന അഹോരാത്രവിധ അഹോരാത്രങ്ങളെ അറിയുന്നു. ബ്രഹ്മാവിന്റെ അല്ലെങ്കിൽ യോഗികളുടെ അഹോരാത്രങ്ങളെ കുറിച്ച് അറിയുന്ന യോഗിമാർ ജനാഹ, അവരിങ്ങനെ പറയുന്നു. അനന്തമായി കാലത്തിന്റെ ഗണനയെ കുറിച്ച് അവർ പറയുന്നു എന്നാണ്. അത് സഹസ്രയുഗ പര്യന്തം, സഹസ്ര മഹായുഗങ്ങൾ, സഹസ്രം യുഗാനി പര്യന്ത പരിവസാന യസ്യാഹം, അതാണ് രഹസ്യം. സഹസ്ര ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു പകൽ. സഹസ്രയുഗ പര്യന്തം ബ്രഹ്മണ പ്രജാപതി വിരാജു വിദുഹു, പ്രജാപതിയുടെ വിരാട്ടിന്റെ രാത്രിമുപി സഹസ്രയുഗ യുഗ സഹസ്രാന്തം, അതുപോലെ തന്നെ രാത്രി. അങ്ങനെയുള്ള പകലും രാത്രിയും ചേർന്ന് ദിവസങ്ങൾ, പക്ഷങ്ങൾ, മാസങ്ങൾ, വർഷങ്ങളുണ്ടായി 100 വർഷം. അതാണ് ഒരു ബ്രഹ്മായുസ്. അഹ പരിണാമേവ കേ വിദുഹു ജഹത്തെ അഹോരാത്ര വിദഹ പൗരാണികന്മാർ. പുരാണങ്ങളിലാണ് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. കാലസംഖ്യാവിദു ജനാഹ, കാലസംഖ്യകളെ അറിയുന്ന ഋഷിമാർ പൗരാണികന്മാർ അങ്ങനെ പറയുന്നു. ഇദ്ദേഹവും കാലപരിച്ഛിന്നാത്തി അധഃ പുനരാവർത്തിനോ ലോക, അതുകൊണ്ട് പറയുന്നു അവിടെയും പുനരാവർത്തി സംഭവിക്കുന്നു. യോഗികൾക്ക് കൂടി, മുക്തന്മാരായ യോഗികൾക്ക് കൂടി പുനരാവർത്തി സംഭവിക്കുന്നു. ഈ ലോകത്തിലേക്കും ഭൂർലോകത്തിലേക്കും അവർക്ക് മടങ്ങി വരേണ്ടി വരുന്നു, വീണ്ടും തിരിച്ചു പോകേണ്ടി വരുന്നു. ആണ് സദ്യോന്മുക്തിയും കർമ്മമുക്തിയും എന്ന് രണ്ടെണ്ണം പറയും. സദ്യോന്മുക്തിയിൽ അവിടെ ലോകഗണനയില്ല, കാലഗണനയില്ല, ഗതാഗതമില്ല. ക്രമമുക്തിയിൽ അത് സംഭവിക്കുന്നു. ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നവർ തിരിച്ചു വരാം, വരാതിരിക്കാം. അവിടെ പിന്നെ അതിൻ്റെ എല്ലാം നിയാമകൻ എന്ന് പറയുന്നത് ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നു പൗരാണിക സങ്കല്പത്തിൽ. വൈദിക സങ്കല്പത്തിൽ അതിന് ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന തരത്തിൽ വിരാട് പ്രജാപതി എന്നെല്ലാം പറയുന്നു. ആധ്യാത്മിക സങ്കല്പത്തിൽ അതിന് ഈശ്വരൻ എന്ന് പറയുന്നു. അത് ഈശ്വരന്റെ നിശ്ചയമനുസരിച്ച് പിന്നെ നടക്കുന്നു, വരികയോ വരാതിരിക്കുകയോ തുടങ്ങിയ കാര്യങ്ങളെന്ന്. അതിനെക്കുറിച്ച് പലതരത്തിൽ പല സമ്പ്രദായങ്ങളിൽ പല ശാസ്ത്രങ്ങളിൽ ഇതിനെക്കുറിച്ചെല്ലാം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഇതെല്ലാം കാല പരിച്ഛിന്നമായിരിക്കുന്നു. പിന്നെ മുക്തന്മാരല്ലാത്തവർ അവരെ കുറിച്ച് അടുത്ത് പറയും. അത് ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നു, ഇത് ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്ന യോഗികളുടെ കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അഹോരാത്ര വിദോജനാഹ തേ, അഹോരാത്ര വിത്തുക്കളായ കാലഗണനയിൽ നൈപുണ്യമുള്ളവരായ പൗരാണികന്മാർ, സഹസ്രയുഗപര്യന്തം സഹസ്രയുഗം എന്ന് പറയുന്ന സഹസ്ര ചതുർയുഗം വരെയുള്ളതായ പകലിനെ ബ്രഹ്മണ അഹവിദു ബ്രഹ്മാവിന്റെ പകലായി അറിയുന്നു. യുഗസഹസ്രാന്താം, അതുപോലെ തന്നെ യുഗസഹസ്രം നിൽക്കുന്ന ചതുർയുഗ സഹസ്രം നിൽക്കുന്ന രാത്രി, രാത്രിയെ ബ്രഹ്മണ വിദു ബ്രഹ്മാവിന്റെ രാത്രിയായി അറിയുന്നു. അങ്ങനെ ആ ദിനരാത്രങ്ങൾ കൂടി ചേർന്ന് ദിവസങ്ങളും പക്ഷങ്ങളും മാസങ്ങളും വർഷങ്ങളുമായി ബ്രഹ്മായുസ്, അതായത് കൽപ്പഗണന, അത് പൗരാണികന്മാർ ചെയ്യുന്നു. സഹസ്രയുഗപര്യന്തം അഹരിയത് ബ്രഹ്മണോ വിദോ രാത്രം യുഗസഹസ്രാന്താം തേ ഹോരാത്ര വിദോ ജനാഹ. പ്രഭവന്ത്യഹരാഗമേ രാത്രിയാഗമേ പ്രലീയന്തേ തത്രൈവ അവ്യക്ത സ്വപ്നകേ. പ്രജാപതിരഹനി യദ്ഭവതി രാത്രോജ തതുച്യതേ. പ്രജാഭവതി, പ്രജാപതിയുടെ പകലും രാത്രിയും എന്താണ് സംഭവിക്കുന്നത് പറയുന്നു. അവ്യക്താത് അവ്യക്തം പ്രജാപതേ സ്വഭാവസ്. പ്രജാപതിയുടെ സുഷുപ്തി, ഇവിടെ പറഞ്ഞ സഹസ്ര ചതുർയുഗങ്ങൾ പകൽ അവസാനിക്കുമ്പോൾ വരുന്ന ആ സുഷുപ്തിയിൽ അത് സ്വാപാവസ്ഥ, സമഷ്ടിയിൽ സംഭവിക്കുന്ന സുഷുപ്തിയാണത്. അതാണ് പ്രളയം, അതൊരു പ്രളയമാണ്. പ്രജാപതിയുടെ ആയുസ് അവസാനിക്കുന്ന ഒരു പ്രളയമാണ്. അത് ചില ശാസ്ത്രന്മാർ പറയുന്ന എന്താണ്, യോഗികളല്ല കൽപ്പാന്തത്തിൽ ജീവൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്. ജീവൻ സുഷുപ്തിയിൽ എല്ലാ സംസാര ബന്ധങ്ങളും വെടിഞ്ഞ് പരമാത്മാവിൽ ജീവൻ ഏകീഭൂതനായി മുക്തനായി സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ചില ആചാര്യന്മാർ പറയുന്നത് എന്താണ്, സുഷുപ്തിയിൽ ജീവന് മുക്തി ലഭിക്കുന്നു എന്നാണ് ചിലർ പറയുന്നത്. സുഷുപ്തി ജീവൻ മുക്തനായിത്തീരും. അവിടെ അജ്ഞാനമില്ല, ജീവഭാവമില്ല, ഒന്നുമില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ചിലർ പറയുന്നത് എന്താണ്, ഈ പ്രജാപതിയുടെ സുഷുപ്തി ഇതുപോലെ തന്നെ ജീവന്മാർക്കെല്ലാം മുക്തി സംഭവിക്കുന്നു. ഇനി അദ്വൈതത്തിൽ തന്നെ ഒരു വിഭാഗം ആചാര്യന്മാർ പറയുന്ന എന്താണോ, കൽപ്പാന്തത്തിൽ എല്ലാ ജീവന്മാരും മുക്തരായിത്തീരുന്നു. അത് ബ്രഹ്മലോകത്തിലുള്ളവർ മാത്രമല്ല, എല്ലാ ലോകങ്ങളിലുമുള്ള എല്ലാ ജീവന്മാരും കൽപ്പാന്തത്തിൽ മുക്തരായിത്തീരുന്നു എന്ന് മാത്രമല്ല, കൽപ്പാന്തത്തിലെ മുക്തി സംഭവിക്കത്തുള്ളൂ എന്ന് പറയും. അല്ലാതെ മുക്തി സംഭവിക്കത്തില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ സുഷുതിയിൽ മുക്തി സംഭവിക്കുന്നു എന്ന് പറഞ്ഞാലും വീണ്ടും ഉണർന്നു വരുമ്പോൾ വീണ്ടും ബദ്ധരസ്ഥരായിട്ടാണ് അനുഭവപ്പെടുന്നത്. വീണ്ടും സുഖദുഃഖങ്ങൾ കണിയപ്പെടുന്നു. വീണ്ടും ജീവൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുഖ്യ തത്വമായി എല്ലാവരും സ്വീകരിക്കുന്നില്ല. മുക്തിയിൽ അവിടെ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അത് താത്കാലികം മാത്രം. താത്കാലികമായൊരു മുക്തി മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അവിടെ ആത്യന്തികമായ സംസാരം നടത്തി സംഭവിക്കുന്നില്ല. അത് സാധന കൊണ്ട്, തത്വജ്ഞാനം കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് മുഖ്യമായ സിദ്ധാന്തത്തെ പറയും. അതുപോലെ ഇവിടെയും പറയുന്നു എന്താണോ, ആ പ്രജാപതിയുടെ ഒരു രാത്രി അത് പ്രളയമാണ്. അവിടെയും ജീവന്മാർക്ക് സ്വാഭാവികമായ മുക്തി സംഭവിക്കുന്നുണ്ട്. അവിടെ നിന്ന് വീണ്ടും എന്തുകൊണ്ട് ഉണർന്നു വരുന്നു. അതുകൊണ്ട് തസ്മാത് അവ്യക്താദ്വ്യക്തേ വ്യജ്യന്തേ വ്യക്തേഹ സ്ഥാവര ജംഗമലക്ഷണാഹ സർവാഹ പ്രജാഹ. സർവപ്രജകളും അവിടെ നിന്ന് വീണ്ടും ഉണർന്നു വരുന്നു. സ്വാഭാവികമായൊരു മുക്തി ഇവിടെ സംഭവിക്കുന്നു. പ്രഭവന്തി അഭിവ്യജ്യന്തി അഗ്ന ആഗമോ അധരാഗമ തസ്മിൻ അഹരാഗമേ കാലേ ബ്രഹ്മണ പ്രബോധകാലേ. ബ്രഹ്മാവിന്റെ ഹിരണ്യഗർഭന്റെ പ്രബോധത്തിൽ സർവജീവന്മാര് മാത്രമല്ല സ്ഥാവര ജംഗമ രൂപത്തിലുള്ള സർവവും വീണ്ടും ഉണർന്നു വരുന്നു സൃഷ്ടിയിൽ. തഥാ രാത്രിയാഗമേ ബ്രഹ്മണ സ്വാപകാലേ പ്രളയന്റെ വീണ്ടും ഇത് ആവർത്തിക്കുന്നു. അങ്ങനെ സൃഷ്ടി പ്രളയങ്ങൾ, ജീവന്റെ മുക്തി ജന്മമായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവന് സ്ഥായിയായി മുക്തനായിരിക്കാൻ കഴിയുന്നില്ല. തത്രയോ പൂർവ്വത്തെ അവ്യക്ത സംജ്ഞയ്ക്ക്. എന്തുകൊണ്ടത് പറയുന്നു, കാരണം അതുകൊണ്ട് ശാശ്വതമായ ആത്യന്തികമായ മുക്തി അതുകൊണ്ട് സംഭവിക്കുന്നില്ല. മുക്തിക്ക് വേണ്ടി വേറെ പരിശ്രമം ജീവൻ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായി സഹജമായി സംഭവിക്കുന്നത് മുക്തിയല്ല എന്തുകൊണ്ട്? സഹജമായി സംഭവിക്കുന്നത് പ്രളയമാണ്, വിലയമാണ്. അത് സഹജമായി സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും സഹജമായി സൃഷ്ടിയും ആരംഭിക്കും. അവിടെ ജീവൻ തത്വജ്ഞാനത്തെ പ്രാപിച്ചില്ല, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തെ നേടിയില്ല, അല്ലെങ്കിൽ ഭക്തിയെ യോഗത്തെ ഒന്നും നേടിയില്ല. അതുകൊണ്ട് അത് എങ്ങനെയാണോ സുഷുപ്തി സഹജമായി സംഭവിക്കുന്നത് കൊണ്ട് തന്നെ സുഷുപ്തിയിൽ നിന്ന് ഉണരേണ്ടി വരുന്നു. അസഹജമായി സംഭവിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഉണർന്നു വരുന്നു. സഹജമായിട്ടല്ല സംഭവിക്കുന്നതെങ്കിൽ ഉണരത്തില്ല, മരണം. അസഹജമായി സംഭവിക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ ഉണരാൻ പറ്റുന്നില്ല. ജീവൻ അവസാന്തരം സംഭവിക്കുന്നു, അവിടെ സൂര്യശരീരം നാശം സംഭവിക്കുന്നു. സുഷുപ്തി എങ്ങനെയാണ്? സഹജമായി സംഭവിക്കുന്നു, അതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്നു. എന്തുകൊണ്ട്? തിരിച്ചു വരുന്നത് സഹജമായി തന്നെ സംഭവിക്കുന്നു. പ്രളയത്തിനും മുക്തി സംഭവിക്കുന്നില്ല. ദീർഘകാലം ഹിരണ്യഗർഭന്റെ മുക്തിയിൽ കൂടി അനന്തമായ കാലത്തിലും മുക്തി സംഭവിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ പറയുന്നത്. വീണ്ടും ജനന മരണങ്ങളെ ജീവൻ സ്വീകരിക്കേണ്ടി വരുന്നു. മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന് സുഷുപ്തി, മറ്റൊന്ന് പ്രളയം, മറ്റൊന്ന് മരണം. മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നു, ജീവന്റെ മൂന്ന് അവസ്ഥാന്തരങ്ങൾ. സുഷുപ്തിയും പ്രളയവും ഒരുപോലെ തന്നെ, അത് രണ്ട് സഹജമായി സംഭവിക്കുന്നു. ജീവന് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഷുപ്തി വൃഷ്ടി പ്രളയം എന്ന് പറയുന്നു. ഹിരണ്യഗർഭനൻ അല്ലെങ്കിൽ ഈശ്വരന് സംഭവിക്കുന്ന സുഷുപ്തി അത് സമഷ്ടി പ്രളയം എന്ന് പറയുന്നു. അത് സഹജമായി സംഭവിക്കുന്നു, വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു. മരണത്തിൽ അങ്ങനെയല്ല, അവിടെ പുനരുത്പത്തി സംഭവിക്കും, പുനർജന്മം വേണ്ടി വരുന്നു. ആ ശരീരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല, ശരീരം നശിച്ചു പോകുന്നു. അതൊരു പ്രളയം തന്നെയാണ്, മരണവും ഒരു പ്രളയമാണ്. പക്ഷെ ആ പ്രളയത്തിൽ നിന്നും തിരിച്ചു വരാൻ കഴിയുന്നില്ല, ആണ് അതിന്റെ വ്യത്യാസം. ഇതെല്ലാം പ്രളയമാണത്, മൂന്നും പ്രളയമാണ്. തഥാ രാത്രിയാകുമേ ബ്രഹ്മണ സ്വാപകാലി പ്രളിയന്തി സർവാവ്യക്തി തത്രൈവ പൂർവോക്തേ അവ്യക്തസജ്ഞകെ ആവ്യക്തത്തിലേക്ക് ലയിക്കുന്നു. സർവാവ്യക്തി, എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും അഹരാഗമേ ദിവസത്തിലേക്ക് വരുമ്പോൾ അവ്യക്തത്തിൽ നിന്നും പ്രഭവന്തി പ്രകടമാകുന്നു, വ്യക്തമാകുന്നു. രാത്രിയാകുമേ, രാത്രി വരുമ്പോൾ തത്രൈവ അവ്യക്ത സംജ്ഞയെ അവ്യക്തത്തിലേക്ക് പ്രളീയന്തി വിലയിക്കുന്നു. സുഷുപ്തി അവ്യക്തമാണ്, പക്ഷെ മരണം അവ്യക്തമല്ലെന്നാണ് പറയുന്നു. എന്നിട്ട് സുപ്തന് ബോധമില്ല, എന്ത് സംഭവിക്കുന്നു എന്ന് പിന്നെ വ്യക്തത്തിൽ വന്നാലേ അറിയാൻ പറ്റൂ, ഉണർന്നു വന്നാലേ അറിയാൻ പറ്റൂ. പക്ഷെ മൃതൻ അങ്ങനെയല്ല, മൃതന് ബോധമുണ്ട്, അവൻ പിന്നെ അറിയുന്നു ജീവന്റെ ഗതിയെക്കുറിച്ചും എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, അവന്റെ കർമ്മങ്ങളെക്കുറിച്ച്, കർമ്മഫലങ്ങളെക്കുറിച്ച്, സുഖദുഃഖ അനുഭവങ്ങളെല്ലാം ഉണ്ടാകുന്നു. സുപ്തനതൊന്നും ഉണ്ടാകുന്നില്ല, ആണ് സുഷുപ്തി അവ്യക്തം എന്ന് പറയുന്നത്. സുപ്തന് സുഖദുഃഖാനുഭവമില്ല, സഹജമായി സംഭവിക്കുന്നു. മൃതൻ അങ്ങനെയല്ല, സുഖദുഃഖാനുഭവങ്ങളുണ്ട്. ജീവൻ ശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ തന്റെ നശിച്ച ആ ശരീരത്തെ നോക്കി വിലപിക്കുന്നതാണ്. താൻ എത്ര കാലം ഇതിനകത്തിരുന്നു, എന്തെല്ലാം വിക്രിയകൾ കാണിച്ചതാണ്, എന്തെല്ലാം ഓർത്ത് വിലപിക്കും. പിരിഞ്ഞുപോയൊരോർത്ത് വിലപിക്കും, വീണ്ടും ഒരു ശരീരം കിട്ടുന്ന ആ സൗഭാഗ്യത്തെയൊക്കെ ഓർത്ത് ചിന്തിച്ച് സന്തോഷിക്കും. ചിലവ് പ്രേതഭൂത പിശാചുക്കളായിട്ട് അലറി വിളിച്ചോണ്ട് നടക്കും, ഇതൊക്കെ സംഭവിക്കും. അറിവലായിട്ടൊക്കെ സഞ്ചരിക്കും, അപ്പോഴൊക്കെ ബോധമുണ്ട്. മാടനും മറുതിയൊക്കെ ആയിട്ട് സഞ്ചരിക്കുമ്പോഴും ബോധമുണ്ട്. അത് പറയുന്നുണ്ട്, അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കാം. അതൊക്കെ ബോധത്തോടുകൂടിയാണ് സഞ്ചരിക്കുന്നു. സുപ്തൻ അങ്ങനെയല്ല, ബോധമില്ല. അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. അപ്പം മരണം പ്രളയമല്ല, അതിന് പ്രളയം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? അവിടെ സൂക്ഷ്മശരീരം, സൂക്ഷ്മശരീരത്തിലെ കർണങ്ങൾ, സൂക്ഷ്മശരീരത്തിലെ ഇന്ദ്രിയങ്ങളെല്ലാം സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ശരീരം ലഭിക്കുന്നത് വരെ. സുഖദുഃഖാനുഭവങ്ങളുണ്ട്, ഇവിടെ ആഗ്രഹങ്ങൾ കാണും. പാൽപ്പായസം കുടിക്കണം എന്നാഗ്രഹിക്കും, പക്ഷേ കുടിക്കാൻ പറ്റത്തില്ല. അതാ ദുഃഖം അവിടുത്തെ. കുടിക്കണമെങ്കിൽ സ്ഥൂല ശരീരം വേണം, കിട്ടത്തില്ല. അതാണ് ഇന്ന് ചില ശരീരങ്ങളിലൊക്കെ ചാടി കയറുന്നത് പായസം കുടിക്കാൻ വേണ്ടി. ഭൂതാവേശം എന്ന് പറയും ചിലർ അങ്ങനെ ചെയ്യും. പുതിയൊരു ശരീരം കിട്ടുന്നത് വരെ വേറെ ഏതെങ്കിലും ശരീരത്തിലിരുന്ന് പായസം കുടിക്കാമെന്ന് വിചാരിച്ചു. പ്രേതാവേശം എന്നൊക്കെ പറയുന്നത് പേടിക്കരുതാരും, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അവിടെ സൂക്ഷിച്ചിരുന്നാൽ മതി, ആവേശിക്കാൻ വരുമ്പോൾ ഓടിച്ചുവിടാം. അപ്പൊ പ്രേതം അതിവാഹക ശരീരം, അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് വേറൊന്നാണ്, അത് മരണം. മരണത്തിൽ സംഭവിക്കും, സാധാരണ ജീവന്മാർക്ക് സംഭവിക്കും. മരണത്തിൽ സംഭവിക്കുന്നു, മറ്റു സുഷുതി സംഭവിക്കുന്നു. രണ്ട് രണ്ട് കാര്യങ്ങളാണ്. പലരും ചോദിക്കാറുണ്ട് ഈ ബാധ കൂടുന്നു എന്നൊക്കെ പറയുന്നത് ശരിയാണ്. സംഗതി ശരിയാണ്, പക്ഷെ ശരിയാണെന്ന് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പേടിക്കും, ഭയക്കും, ഭയന്നു പോകും. ഭയന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബാധയ്ക്ക് കൂടാൻ എളുപ്പമാകും. ഭയമില്ലാത്തവന് കൂടാൻ പറ്റത്തില്ല, ഭയമുള്ളവനെ എളുപ്പം വന്ന് ബാധിക്കും, ബാധ ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ ബാധ കൂടുന്നു എന്ന് പറയാൻ പാടില്ല. അത് വേറെയാണ്. മരണം ഇതും തമ്മിലുള്ള രണ്ടാണ്. മരണം പ്രളയമല്ല, അതിന് സുഷുപ്തി പ്രളയമാണ്. രണ്ടും വേറെയാണ്. ഇവിടെ ഇത് പറയുന്ന എന്തുകൊണ്ട്? ഇവിടെ ഒന്നും മുക്തി സംഭവിക്കുന്നില്ല എന്ന് കാണിക്കാം. അനന്തമായ കാലത്തിലും ആ ഹിരണ്യഗർഭന്റെ ആ സ്ഥിതിയിലും മുക്തി സംഭവിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മുക്ത പുരുഷന്മാർ കൂടി എന്താണ് ആ കൽപ്പത്തിന്റെ നിയമത്തെ അതിക്രമിച്ചു പോകാൻ കഴിയുന്നില്ല. ഒരു വീണ്ടും ശരീരധാരികളായി ലോകത്തിലേക്ക് വരുന്നു, ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതൊക്കെയാണ് പറയുന്നത്. അവ്യക്താവ്യക്തയ സർവ പ്രഭവന്ത്യഹ രാഗമേ രാത്രിയാഗമേ പ്രളീയന്തേ തത്രൈവ വ്യക്തസജ്ഞകേ ഭൂതഗ്രാമസയേവായം ഭൂത്വാ ഭൂത്വാ പ്രളീയതേ രാത്രിയാഗമേ വശപാർത്ഥ പ്രഭവത്യഹ രാഗമേ. കൃതാഭ്യാഗമ കൃത വിപ്രണാശ ദോഷപരിഹാരാർത്ഥം ബന്ധമോക്ഷശാസ്ത്ര പ്രവൃത്തി സാഫല്യ പ്രദർശനാർത്ഥം ഔദ്യാദി ക്ലേശമൂല കർമാശ്യ വശാച്ചവശോ ഭൂതഗ്രാമോ ഭൂത്വാ ഭൂത്വാ പ്രളീയതെ ഇത്യതഃ സംസാരോ വൈരാഗ്യ പ്രദർശനാർത്ഥം ചൈതമാഹ. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നതിന് രണ്ടു മൂന്ന് ഹേതുക്കൾ പറയുകയാണ്. ഒന്ന്, അകൃത അഭ്യാഗമം കൃത വിപ്രണാശം എന്ന് സാധാരണ പറയുന്നു. മീമാംസകന്മാരുടെ ഒരു നിയമമാണ്, ഒരു ന്യായമാണ്. പുനർജന്മത്തെ അംഗീകരിക്കുന്നവരുടെ ഒരു ന്യായം. നേരത്തെ പറഞ്ഞു, മരിക്കുന്നു, ആ ജീവന് പലതരത്തിലുള്ള ഗതികൾ ഉണ്ടാകുന്നു, വീണ്ടും ശരീരത്തെ സ്വീകരിക്കുന്നു, സ്വീകരിക്കാതിരിക്കുന്നു, വിവിധ യോനികൾ ജനിക്കുന്നു, ഇതെല്ലാം പുരാണങ്ങളിലും മറ്റും വർണ്ണിക്കുന്നുണ്ട്. ഇതിന് തുടക്കമിട്ട് മീമാംസകരാണ്, പൂർവ്വമീമാംസകർ. അവരാവിഷ്കരിച്ച ഒരു ന്യായമാണ് ഇത്, ആകൃത അഭ്യാഗമ കൃത വിപ്രണാശം. നമുക്കറിയാവുന്ന കാര്യം തന്നെ ഈ ഭാഷയിൽ പറയുന്നേ ഉള്ളൂ. അതായത് മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ട് ദോഷങ്ങൾ വരും. യുക്തിക്ക് നിരക്കാത്ത, ന്യായയുക്തമല്ലാത്ത രണ്ട് പ്രശ്നങ്ങൾ വരുന്നു. ആ പ്രശ്നങ്ങളാണ് ആകൃതാഭ്യാഗമവും കൃതവിപ്രണാശം. ഒരുവൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക, ചെയ്ത കുറ്റങ്ങൾക്കും അല്ലെങ്കിൽ ചെയ്ത നന്മകൾക്കും ഫലം കിട്ടാതെ പോകുക, ഇതാണ് ഈ പറയുന്നത്. ഒരു ജീവൻ ജനിക്കുന്നു. കാരണം പൊതുവെ പ്രപഞ്ചത്തിൽ കാണുന്ന ഒരു നിയമമാണ് എന്ത്? കാര്യകാരണ നിയമം. ഹേതു ഹേതുമദ്ഭാവം. കാര്യകാരണബദ്ധമായിട്ടാണ് പ്രപഞ്ചത്തിലെ സർവകാര്യങ്ങളും അനുഭവപ്പെടുന്നത്. പ്രപഞ്ചത്തിൽ മനുഷ്യൻ യുക്തിയുക്തമായി ചിന്തിക്കുമ്പോൾ അവൻ അനുഭവപ്പെടുന്ന ഒരു നിയമമാണ് ഈ കാര്യകാരണ നിയമം. എങ്ങനെ? സൃഷ്ടിസ്ഥിതി സംഹാര രൂപത്തിൽ അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം കാര്യകാരണബദ്ധമാണ്. അങ്ങനെയല്ല, ഒന്നും കാണുന്നില്ല. ഒരു കാരണത്തിൽ നിന്നേ ഒരു കാര്യം ഉണ്ടാകുന്നുള്ളൂ. മണ്ണിൽ നിന്ന് കുടമുണ്ടാകുന്നു. കുടമുണ്ടാക്കുന്നതിന് കുലാലൻ, അതുണ്ടാക്കുന്നവൻ വേണം. പഴയ ദാർശനികന്മാരെ ചിന്തിച്ച് തുടങ്ങിയത് ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ സർവ തത്വചിന്തയുടെയും അടിസ്ഥാനം ഇതാണ്. ഈ കാര്യകാരണ നിയമം പ്രപഞ്ചത്തിൽ കാണുന്നു. വിത്തിൽ നിന്ന് വൃക്ഷമുണ്ടാകുന്നു, വൃക്ഷത്തിൽ നിന്ന് വിത്തുണ്ടാകുന്നു. പിതാവിൽ നിന്ന് പുത്രനുണ്ടാകുന്നു, പുത്രനിൽ നിന്ന് വീണ്ടും പുത്രനുണ്ടാകുന്നു. അങ്ങനെ പ്രപഞ്ച ഘടകങ്ങളെല്ലാം പരസ്പരം കാര്യകാരണ ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇവിടെ എന്ത് കാര്യം ഉണ്ടാകുന്നു അതിനൊരു കാരണം കൂടിയേ ചെയ്തു. അത് സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ വരുന്നൊരു ദോഷം എന്താണോ? ശൂന്യതയിൽ നിന്ന് സൃഷ്ടി അത് സംഭവിക്കും. ശൂന്യതയിൽ നിന്ന് സൃഷ്ടി എന്ന് പറയുമ്പോൾ എന്തുവരും? മാതാപിതാക്കളില്ലാതെ ഇവിടെ പുത്രനുണ്ടാവണം, മണ്ണില്ലാതെ കുടം ഉണ്ടാവണം. അതാണ് ശൂന്യ സൃഷ്ടി എന്ന് പറയുന്നത്. അങ്ങനെ പ്രപഞ്ചത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് കാര്യകാരണ വാദത്തെ സ്വീകരിച്ചിരിക്കുന്നു എല്ലാ ദാർശനികന്മാരും. ആ കാര്യകാരണവാദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് അതിൽ സത്കാര്യവാദം, ആരംഭവാദം, പരിണാമവാദം, വിവർത്തവാദം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചിന്താ രീതികൾ ഓരോരോ ദാർശനികന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. ബൗദ്ധന്മാരുടെ ശൂന്യവാദം, ക്ഷണഭംഗവാദം ഇങ്ങനെയെല്ലാം പറയുന്നിടത്തുകൂടി അവർ ഈ കാര്യകാരണഭാവത്തെ സ്വീകരിച്ചിരിക്കുന്നു. അതിന് വേറെ പേരുകളൊക്കെ സ്വീകരിക്കും. ക്ഷണഭംഗവാദത്തിനും മറ്റും വാസനാസംക്രമം ഇങ്ങനെയൊക്കെയുള്ള വളരെ ക്ലിഷ്ടമായ ചില ചിന്താരീതികളാണ് ബൗദ്ധ സമ്പ്രദായത്തിനും മറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. വിജ്ഞാന ഭിക്ഷു, അശ്വപതി തുടങ്ങിയ ആചാര്യന്മാരുടെ, അശ്വമേധൻ, അശ്വഘോഷൻ തുടങ്ങിയ ആൾക്കാർ സ്വീകരിച്ചിരിക്കുന്ന പ്രക്രിയ. ശൂന്യവാദികൾക്കും ഇത് സ്വീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് യുക്തിയുക്തമായ ഒരു സമാധാനം ഈ പ്രപഞ്ച സൃഷ്ടിയെ സംബന്ധിച്ച് കണ്ടെത്താൻ കഴിയത്തില്ല. വിവർത്തവാദത്തിൽ പോലും, വിവർത്തവാദത്തിന് മായാവാദവും പറയും, അതിൽ പോലും ഒരു തത്വചിന്ത എന്നുള്ള രീതിയിൽ അതിനെ അവതരിപ്പിക്കുമ്പോൾ കാര്യകാരണഭാവത്തെ സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രപഞ്ച ത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പ്രപഞ്ച തത്വത്തെക്കുറിച്ചുള്ള ഏതൊരു ചിന്താഗതിയും കാര്യകാരണഭാവത്തെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വരും, ഈ സൃഷ്ടിയിൽ, ഓരോ സൃഷ്ടിയിലും ജീവന്റെ സൃഷ്ടിയിൽ അനുഭവിക്കുന്നതിന് ഓരോ കാരണമുണ്ടെങ്കിൽ, ഒരാൾ ജനിക്കുന്നു, ആ ജനനം മുതൽ തന്നെ അയാളിൽ ഭയം, ദുഃഖം, സന്തോഷം തുടങ്ങിയ വികാരങ്ങൾ കാണുന്നുണ്ട്. ഇതിനൊക്കെ എന്താ കാരണം? അപ്പൊ അതിന് കാരണം ജനന സമയം മുതൽ കാണുന്ന ഈ സുഖദുഃഖാദികൾക്ക് കാരണം അതിന് മുമ്പിലുള്ള, അതിനു മുമ്പിൽ എവിടെ കിടക്കുന്നു. അപ്പൊ അത് പുനർജന്മത്തിലേക്കും പൂർവ്വജന്മങ്ങളിലേക്കും ഒക്കെ പോകുന്നു. അപ്പൊ സുഖത്തിന് കാരണം ദുഃഖത്തിന് കാരണമായി എന്തോ ഉണ്ട് എന്ന് തീരുമാനിക്കുന്നു. അപ്പൊ ഇഹലോകത്തിലേക്ക് വരുന്നു. ഇവിടെ എന്താണ് കാണുന്നത്? സത്പ്രവൃത്തികളിൽ നിന്ന് സുഖം കിട്ടുന്നു, ദുഷ്പ്രവൃത്തികളിൽ നിന്ന് ദുഃഖം അനുഭവിക്കുന്നു, നമ്മൾ പ്രത്യക്ഷമായി അനുഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജന്മ സമയത്ത് സുഖദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്നത് സത്പ്രവൃത്തിയും ദുഷ്പ്രവൃത്തികളുമാണ്. പക്ഷെ അത് ചെയ്യുന്നതായി കാണുന്നില്ല. സത്പ്രവൃത്തി ചെയ്യുന്നതിനും ദുഷ്പ്രവൃത്തി ചെയ്യുന്നതിനും അവസരം കിട്ടിയില്ല, അതിനും വ്യസിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. അപ്പോ പൂർവ്വജന്മത്തിലേക്ക് മുമ്പെന്നോ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈ കാര്യകാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൂർവ്വജന്മത്തെ, പുനർജന്മത്തെയും എല്ലാം അംഗീകരിക്കേണ്ടി വരുന്നത്, സ്വീകരിച്ചിരിക്കുന്നത്. കാര്യകാരണ നിയമം അലംഘനീയമാണെന്നുള്ള ഒരു തത്വത്തെ സ്വീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കുന്നു, എന്താണ്? ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകണം. പക്ഷെ ആ ഫലം ലഭിക്കുന്നതിന് മുമ്പ് മരിച്ചാലോ ആ ഫലത്തിന് വേണ്ടി വീണ്ടും ജനിക്കേണ്ടി വരും. അങ്ങനെ ജനിക്കാതിരുന്നു കഴിഞ്ഞാലോ കൃതവിപ്രണാശം എന്ന് പറയുന്ന ദോഷം വരും. ഒരു കാരണം കാര്യത്തെ ഉണ്ടാക്കാതെ പോവുക, ഒരു ദോഷമാണ്. ഒരു കാരണവും ഇല്ലാതെ ദുഃഖിക്കുന്നതോ അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ അവിടെ അകൃതാഭ്യാഗമം എന്ന് പറയുന്ന ദോഷം വരുന്നു. കാരണം കൂടാതെ കാര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്ന ദോഷം വരുന്നു. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പ്രപഞ്ചം അസ്തവ്യസ്തമായിരിക്കും. എന്നുവെച്ചാൽ പ്രപഞ്ചം നിലനിൽക്കാതെ പോകും. കാരണം കൂടാതെ കാര്യം ഉണ്ടാവുകയോ ഒരു കാരണം കാര്യത്തെ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് ഭംഗം വരും. ഇതാണ് എല്ലാ ദാർശനികന്മാരും ആത്യന്തികമായി എത്തിച്ചേരുന്ന ഒരു നിഗമനം. അതുകൊണ്ടാണ് എപ്പോഴും പ്രപഞ്ച അന്വേഷണമെന്ന് പറയുന്നത് കാരണ അന്വേഷണമായി മാറുന്നത്. എന്തുകൊണ്ട്, എങ്ങനെ, ഈ രീതി ചിന്തിക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ട്, എങ്ങനെ സംഭവിക്കുന്നു എന്നാണ്. ഏത് കാര്യത്തിനെ കുറിച്ച്, ഭൗതികമായി അന്വേഷിച്ചാലും ശരി, ആധ്യാത്മികമായി അന്വേഷിച്ചാലും ശരി, അന്വേഷണം എപ്പോഴും പുരോഗമിക്കുന്ന എങ്ങനെയാണ്, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു. ഇത് കാരണ അന്വേഷണമാണ്. പ്രപഞ്ച കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചാലും ശരി, തന്റെ അസ്തിത്വത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചാലും ശരി, എവിടെയെല്ലാം ഈ അന്വേഷണം പോകുന്നത്, എന്തുകൊണ്ട്? മുഖ്യമായി താത്വികമായിട്ട് ഒരു കാര്യകാരണ നിയമത്തെ മനുഷ്യന്റെ ബുദ്ധി അംഗീകരിച്ച് പോകുന്നു, അംഗീകരിക്കാൻ നിർബന്ധിതനായിരിക്കും. അത് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ അകൃത അഭ്യാഗമം, കൃതവിപ്രണാശം എന്ന് പറയുന്ന രണ്ട് ദോഷങ്ങൾ വരും. ദോഷപരിഹാരാർത്ഥം എന്താണ്? കാരണം കൂടാതെ കാര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് അതാണ് അകൃത അഭ്യാഗമം. ഒന്ന്, കാര്യത്തെ ഉണ്ടാക്കാതെ പോവുക, കൃതവിപ്രണാശം. ഒരു കർമ്മം ചെയ്താൽ അതിന്റെ ഫലം ഉണ്ടാകാതിരിക്കുക, ഒരു കർമ്മം കൂടാതെ ഫലം ഉണ്ടാകുക, ഇത് രണ്ട് സ്വീകരിക്കുക, ഇത് സംഭവിക്കത്തില്ല. അപ്പോൾ ഒരു ജന്മനാൽ തന്നെ ഒരാൾ സൂഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അയാളുടെ പൂർവ്വ കർമ്മങ്ങളാണ്. ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അയാളുടെ പൂർവ്വകർമ്മങ്ങളാണ്. ഒരാൾ കർമ്മം ചെയ്തു ഫലം കിട്ടാതെ അയാൾ മരിക്കുന്നു, അല്ലെങ്കിൽ ആ കർമ്മം അവസാനിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ ശേഷിക്കുന്ന എന്താണ്? പിന്നീടൊരിക്കൽ ആ കർമ്മത്തിൽ ഫലം ഉണ്ടാകും, അതിനുവേണ്ടി അയാൾ മരിക്കുകയാണെങ്കിൽ വീണ്ടും ജനിക്കേണ്ടി വരും, ഈ തത്വത്തെ സ്വീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പ്രപഞ്ചം നിലനിൽക്ക് അത് തന്നെ പോവും, പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് അസാധ്യമായിത്തീരും എന്നൊരു തത്വത്തെ സമർത്ഥിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ സൃഷ്ടി പ്രളയങ്ങളെക്കുറിച്ച് പറയുന്നത്, പുനർജന്മത്തെക്കുറിച്ച് പറയുന്നത്. ബന്ധമോക്ഷ ശാസ്ത്ര പ്രവൃത്തി സാഫല്യ പ്രദർശനാർത്ഥം ഈ ബന്ധമോക്ഷ ശാസ്ത്രങ്ങൾ സഫലമാകണം, അതിനുവേണ്ടി മോക്ഷത്തിന് വേണ്ടി ഒരാൾ പ്രവർത്തിക്കുന്നു, അയാൾക്ക് അത് പൂർത്തിയാവുന്ന മുമ്പേ അയാൾ മരിച്ചു, മോക്ഷം അയാൾക്ക് ലഭിക്കാൻ അത് പോകത്തില്ല, അത് ലഭിക്കും. ഒരാൾ ഒരു പ്രവൃത്തിയും ചെയ്യാതെ തന്നെ മുക്തനായി കാണുന്നു, അപ്പോൾ അയാൾ മുമ്പ് എന്നോ അയാൾ പ്രവർത്തിച്ചിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം സമാധാനമായിട്ടാണ് ഈ കാലഗണനയെക്കുറിച്ച് സൃഷ്ടി പ്രളയങ്ങളെക്കുറിച്ച് പറയുന്നത്. അവിദ്യാദി ക്ലേശം മൂല കർമാശി വശാസ്. എന്തുകൊണ്ട് ഈ ജന്മമരണങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? അവിദ്യ തുടങ്ങിയ ക്ലേശങ്ങൾക്ക് മൂലമായിരിക്കുന്ന കർമാശയം വാസന, അതുകൊണ്ട് ഭൂതഗ്രാമ ഈ പ്രാണി സമൂഹം ഭൂത്വാ ഭൂത്വാ പ്രളീയതേ ജനിച്ച് ജനിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു, വിരയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്യത് സംസാരി. ഈ തത്വത്തെ ഇത്രയും വിശദമായി ചർച്ച ചെയ്യുന്ന എന്തിനു വേണ്ടി? കാര്യകാരണ നിയമത്തെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, പിന്നെയോ അതിനുവേണ്ടി മാത്രമല്ല സംസാരി. വൈരാഗ്യ പ്രദർശനാർത്ഥം ഇതിൽ നിന്ന് വിരമിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് അവസാനമില്ലാത്ത ഒരു യാത്രയാണ്, ഇത് ദുഃഖകരമാണ് എന്ന് ജീവനെ ബോധിപ്പിച്ച് അവനെ ഇതിൽ നിന്നും മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി വൈരാഗ്യ പ്രദർശനാർത്ഥം ച ഇതമാഹ, അതിനു വേണ്ടിയിട്ടാണ് അടുത്ത ഈ ഭാഗം ചർച്ച ചെയ്യുന്നതെന്നാണ്. ഭൂതഗ്രാമസൈവായം ഭൂത്വാ ഭൂത്വാ പ്രണീയതേ രാത്യാഗമേ അവശപാർത്ഥ പ്രഭവത്യഹരാഗമേ. ശ്രീ